സമാരംഭം. പതിനാലാധികൊന്ന് സൂത്രം ഇവിടെ കഠോപനിഷത്തിലെ രണ്ട് മന്ത്രങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന് ആത്മാനം രഥിനം വിധി. അവിടെ ശരീരം രഥം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പുറൂഷ് പറയുന്നത് ശരീരം രഥം എന്ന് പറഞ്ഞതുകൊണ്ട് സ്ഥൂല ശരീരത്തെ എടുക്കുന്നു. പിന്നെ അടുത്ത് പറയുന്നത് ഇന്ദ്രിയേഭ്യ പ്രാഹ്യർത്ഥ. അവിടെ മഹതപരമ അവ്യക്തം എന്ന് പറഞ്ഞു. അവ്യക്തം എന്ന് പറയുന്നത് ശരീരമാണ്, അതുകൊണ്ട് സൂക്ഷ്മ ശരീരത്തെ എടുക്കുന്നു. എന്തുകൊണ്ട് സൂക്ഷ്മ ശരീരമാണ് അവ്യക്തം? ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അങ്ങനെയുള്ള വ്യാഖ്യാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അവ്യക്തം എന്ന് പറയുന്നിടത്തും രണ്ട് ശരീരത്തെ എടുക്കുക, സൂക്ഷ്മ ശരീരത്തെ എടുക്കുക, സ്ഥൂല ശരീരത്തെ എടുക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ഒടുവിൽ പറയും എന്തായാലും എന്താ, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ വിഷയം ഇതൊന്നുമല്ല. പ്രധാനം ജഗത്തിന് കാരണമാകുന്നു, അതാണ് വിഷയം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇവിടെ ഇങ്ങനെ ഒരു വ്യാഖ്യാനം സൂക്ഷ്മ ശരീരത്തെ എടുക്കണമെന്ന് പറഞ്ഞതിനിവിടെ പറയുന്നു അത് ശരിയല്ല. ആത്മനാഥസ്യാർത്ഥം പ്രതിപത്തും പ്രഭാ മൂന്നാമനാഥം പരിണിയോക്തും. ശ്രുതിയെ വ്യാഖ്യാനിക്കുന്നത് അതിൻ്റെ താല്പര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അതിനായിരിക്കണം. മറിച്ച് നാമനാഥം പരിഗണിക്കും, അതിനെ വ്യാഖ്യാനിച്ച് നിഷേധിക്കാൻ വേണ്ടിയിട്ടില്ല, താല്പര്യത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടില്ല, അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടില്ല. പരിഗണിയോഗം എന്ന് പറഞ്ഞാൽ സാറിനെ ചോദ്യം ചെയ്യുന്നതിനെ പറയും. ഏതിനെയും ചോദ്യം ചെയ്യുക, ഒരു സിദ്ധാന്തത്തെ അംഗീകരിക്കാതിരിക്കുക, പരിഗണിയോഗം എന്ന് പറയും. ഒരാളെ അധിക്ഷേപിക്കുന്നതിനും പറയും പരിഗണിയോഗം. ആമനാദം ച അവ്യക്തപദം സൂക്ഷ്മേതോ പ്രതിപാദയത് ശക്നോതി. ഇവിടെ പുറകോഷ് പറയണം, ഞങ്ങൾ ശ്രുതിയെ വ്യാഖ്യാനിച്ച് നിഷേധിക്കുന്നൊന്നുമില്ല. ശ്രുതിയിൽ അവ്യക്തം എന്നുള്ള പദമുണ്ട്, അതുകൊണ്ടാണ് സൂക്ഷ്മം എന്ന് പറഞ്ഞത്. സൂക്ഷ്മം അവ്യക്തമാണല്ലോ. പൂർവക്ഷ പറയുന്നു ആമനാദം ച അവ്യക്തപദ സൂക്ഷ്മമേവ പ്രതിപാദയതി ശക്നോതി ആത്മാവാണ്. അത് അവ്യക്തം എന്ന് പറയുന്ന ശബ്ദം സൂക്ഷ്മത്തെയാണ് പറയുന്നത്. ഇതര വ്യക്തിത്വത്ത സ്ഥൂല ശരീരത്തെ അല്ല, അത് വ്യക്തമാണ്. ഇത് ചെയ്യുന്ന ഏകവാക്യത അധീനത്വം അർത്ഥപ്രതിപത്തി പറയുന്നു. അർത്ഥപ്രതിപത്തി അർത്ഥ ബോധത്തിന് ചില നിയമങ്ങളുണ്ട്. വെറുതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥബോധമാകത്തില്ല. എന്തായാലും ബോധം ശ്രുതിയിൽ നിന്നുണ്ടാകും. ശ്രുതിയുടെ ശ്രവണത്തിൽ നിന്നുണ്ടാകണം, അല്ലെങ്കിൽ മനനത്തിൽ നിന്നുണ്ടാകണം. അതെന്താണ്? ഇവിടെ ഏകവാക്യത വേണം. അതെന്താണ് ഏകവാക്യത? ഏകാർത്ഥ ബോധഗാന ശബ്ദാന മിഥ ആകാംക്ഷയ ഏകസ്യാം ബുദ്ധ ആരൂഢത്വം ഏകവാക്യത. അപ്പോ എന്നുവെച്ചാ ഒരു വാക്യം എന്ന് പറയുമ്പോൾ അതിൽ പല പദങ്ങളുണ്ട്. പദങ്ങളുടെ പരസ്പര ആകാംക്ഷ കൊണ്ടാണ് വാക്യത്തിന്റെ താല്പര്യത്തെ മനസ്സിലാക്കുന്നു. പറയുന്നു രാമ ഗ്രാമം ഗച്ഛതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാക്യം കൊണ്ടുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിന്റെ ക്രിയാപദം കണ്ടുപിടിക്കുന്നത്. എന്താണ് ക്രിയ ഇവിടെ? ഗച്ഛതി, ഗമനക്രിയ. ഉടനെ മനസ്സിലാകാംക്ഷ ഉണ്ടാവും, കഹ ഗച്ഛതി, ആര് പോകുന്നു? രാമ ഗച്ഛതി, വീണ്ടും ആകാംക്ഷ ഉണ്ടാകുന്നു. കുത്ര ഗച്ഛതി, പറയുന്നു ഗ്രാമം ഗച്ഛതി. ഇനി രാമശബ്ദമാണ് കാണണമെങ്കിലോ, രാമ കിം കരോതി, എന്ത് ചെയ്യുന്നു? ഗച്ഛതി. ഇങ്ങനെ പരസ്പര ആകാംക്ഷയിലൂടെ പദാർത്ഥങ്ങളെ അറിഞ്ഞ് പരസ്പരം അന്വയിച്ചാണ് ബോധമുണ്ടാകുന്നത്. അപ്പൊ അതിന്റെ നിയമങ്ങളെ പാലിക്കുന്നു. അതാണ് ഏകവാക്യത എന്ന് പറയുന്നത്. ഏകവാക്യതയ്ക്ക് അങ്ങനെ ഈ നിയമങ്ങളിലൂടെ അർത്ഥത്തെ ബുദ്ധിയിൽ ഗ്രഹിക്കുന്നതിനാണ് ഏകവാക്യത എന്ന് പറയുന്നത്. ഏകവാക്യത അധീനത്വം, അത് അർത്ഥപ്രതിഭത്തെ, അർത്ഥജ്ഞാനത്തിന് ഏകവാക്യത ആവശ്യമാണ്. ശബ്ദങ്ങളുടെ പരസ്പര ബന്ധത്തെ ഗ്രഹിക്കുക, അതിലൂടെ അതിൽ നിന്ന് ഉള്ളിൽ അർത്ഥബോധം ഉണ്ടാകുക. നയിമേ പൂർവോത്തരയാമനാദേകവാക്യതം അനാപദ്യ കിഞ്ചിതർത്ഥം പ്രതിപാദ്യത പറയുന്നു. ഇവിടെ രണ്ട് വാക്യങ്ങൾ, ഒന്നാത്മാനം രഥനം വിധി എന്ന് തുടങ്ങുന്നു, മറ്റൊന്ന് ഇന്ദ്രിയപ്യപരാർത്ഥ എന്ന് പറയുന്നു. എന്താ ഇത്? പരസ്പരം ചേരാതിരിക്കുന്ന വാക്യങ്ങളല്ല. ഈ രണ്ട് വാക്യങ്ങളെയും ചേർത്ത് വച്ച് പരസ്പരം ബന്ധപ്പെടുത്തി വേണം അർത്ഥത്തെ ഗ്രഹിക്കുന്നത്. എന്നാണ് എന്നുവെച്ചാൽ സാറിന് നമുക്ക് എന്തെങ്കിലും ഒരു അർത്ഥത്തെ പറയണം താല്പര്യമുണ്ട് ശ്രുതി എന്ന്, അതിൽ നിന്ന് ശ്രുതി ഇടയ്ക്കുന്നൊരു വാക്യത്തെ എടുക്കുക, എന്നിട്ട് അതിൻ്റെ അർത്ഥം പറയുക. ആ സന്ദർഭത്തെ നോക്കാതിരിക്കുക, അടുത്തുള്ള വാക്കുകൾ നോക്കാതിരിക്കുക, വാക്യങ്ങളെ പരിശോധിക്കാതിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രുതിയിൽ നിന്ന് എന്തർത്ഥവും പറയാം ആർക്കും, അത് പാടില്ല. അടുത്തടുത്തുള്ള വാക്യങ്ങളിൽ പരസ്പരം ബന്ധപ്പെടുത്തി താല്പര്യത്തെ കണ്ടെത്തണം. നമ്മൾ പറയുന്നത് അങ്ങനെ അല്ലാതെ താല്പര്യം കിട്ടത്തില്ല. നഹി ഇമേ പൂർവോത്തരെ അമനാതെ, ഇവിടെ പറയുന്ന പൂർവോത്തര ശ്രുതികൾ ഏകവാക്യത അനാപദ്യ ഏകവാക്യതയെ കൂടാതെ കിഞ്ചിതർത്ഥം പ്രതിപാദിത, കിഞ്ചിതർത്ഥം ഒരർത്ഥത്തെ പ്രതിപാദനം ചെയ്യില്ല. പ്രകൃതഭാവന അപ്രകൃത പ്രക്രിയ പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്തുവരും? എന്താണോ അവിടെ ഉപേക്ഷിക്കുന്ന അർത്ഥം അവന് ഉപേക്ഷിക്കേണ്ടി വരും, അവിടെ ഉപേക്ഷിക്കാത്ത അർത്ഥത്തെ സ്വീകരിക്കേണ്ടി വരും. ഇതൊക്കെ പൊതുവായ നിയമം പറയുകയാണ്. അതായത് ഇവിടെ പ്രമാണമായി സ്വീകരിക്കുന്ന ശ്രുതി. എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരു സിദ്ധാന്തത്തെ പറയുന്നു? പറയാതെ ശ്രുതി പറഞ്ഞിരിക്കുന്നു, ശ്രുതി പറഞ്ഞിരിക്കുന്നുണ്ട്. എന്താ ശ്രുതി? അത് പ്രമാണമാണ്. ശരി, നിങ്ങളീ പറയുന്ന സിദ്ധാന്തം ശ്രുതിയിലുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കും? എങ്ങനെയത് ഉറപ്പിക്കുന്നു? നിങ്ങളൊരു കാര്യം പറയുന്നു, അത് ശ്രുതിയിലുണ്ടെന്ന് എങ്ങനെ ഉറപ്പിക്കും? അത് ശ്രുതിയിലുണ്ടെന്ന് ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കത്തില്ല. ഇപ്പൊ ശ്രുതിയിൽ ആ അർത്ഥം ഉണ്ട്, ആ വിഷയം നിങ്ങളുടെ തത്വം അവിടെ പ്രതിപാദനം ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ എന്തു വേണം? ശ്രുതിയിൽ നിന്ന് അർത്ഥത്തെ ഗ്രഹിക്കുന്നതിനുള്ള നിയമങ്ങളെ നിങ്ങൾ പാലിച്ചിരിക്കണം. അതാണ് ഈ പറയുന്നതിൻ്റെ താല്പര്യം. അതെന്താ? അത് ശ്രുതിയിൽ നിന്ന് അർത്ഥത്തെ ഗ്രഹിക്കുന്നതിന് പൊതുവായ മാനദണ്ഡങ്ങളുണ്ട്. അത് ശ്രുതി തന്നെ പറയും. ലോകത്തിലെങ്ങനെ, അതുപോലെ തന്നെ വേദത്തിൽ. ലോകത്തിലെന്താണ് ആശയ വിനിമയത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമാണ് ശബ്ദം. ഇപ്പം ശബ്ദത്തിൽ നിന്ന് അർത്ഥത്തെ ബോധിക്കുന്നതിന് ഇവിടെയും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പൊതുവായ മാനദണ്ഡങ്ങളെ സ്വീകരിക്കുന്നു. എങ്ങനെയത്? അത് വൈയാകരണന്മാർ, ഭാഷാ വിദഗ്ധന്മാർ പരിശോധിച്ചിട്ട് പറയുന്നതിനാണ്. ഭാഷ പ്രയോഗിക്കുന്നവർക്ക് ആ അറിവിൻ്റെ ആവശ്യമില്ല. കർത്താവ്, ക്രിയ, കർമ്മം ഇവയുടെ പരസ്പര ബന്ധം, ഭൂതം, വർത്തമാനം, ഭാവി, ക്രിയയുടെ ഭേദം, ഇതെല്ലാം ഗ്രഹിച്ചാലേ ആശയവിനിമയം സാധ്യമാകും. ഇതാണ് ഭാഷയിലുള്ള നിയമങ്ങളെന്ന് പറയുന്നത്. ഞാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂതകാലമാണ് എന്ന് തന്നെ ഒരാൾ ധരിക്കും. അത് വ്യാകരണമൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ ഭാവിയാണ്, പോകുന്നു എന്ന് പറഞ്ഞാൽ വർത്തമാനം. അപ്പൊ ഈ നിയമത്തെ പഠിക്കാതെ തന്നെ ഈ നിയമത്തെ കുറിച്ചുള്ള ധാരണയിലാണ് ആശയവിനിമയം സാധ്യമാകുന്നത്. ഇത് തന്നെ വേദത്തിലും വേണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു വാക്യം എടുക്കുന്നു, അതനുസരിച്ച് ഒരാൾക്ക് ഇഷ്ടം പോലെ അർത്ഥം പറയാം. എന്നിട്ട് പറയാം ഇതെല്ലാം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവരവരുടെ മനസ്സിലിരിക്കുന്നതൊക്കെ വേദത്തിൽ ആരോപിക്കും. അത് വിദ്വാൻമാരെ അത് അംഗീകരിക്കത്തില്ല. പിന്നെ അങ്ങനെ വേദത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് വിപ്രതിപത്തി ഉണ്ടാകാം. എന്നാലും സാധാരണ നിയമങ്ങളെ എല്ലാവരും പാലിച്ചു പറ്റും. കർത്താവ് കർത്താവാണെന്നും കർമ്മം കർമ്മമാണെന്നും ക്രിയ ക്രിയയാണെന്നും ഇതെല്ലാം എല്ലാവരും അംഗീകരിച്ചേ പറ്റും. അത് വ്യാകരണമൊന്നും പഠിക്കാത്ത മനുഷ്യർ ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ശബ്ദ വ്യവഹാരം നടത്തുന്നത്, ശബ്ദം പ്രയോഗിക്കുന്നത്, അർത്ഥം ഗ്രഹിക്കുന്നത്. കാര്യമാണ് ഇവിടെ പറയുന്നത്. രാകാംക്ഷ മന്ദിരേണ ഏകവാക്യത പ്രതിപത്തിര. ഒരു വാക്യത്തിൽ അല്ലെങ്കിൽ രണ്ട് വാക്യങ്ങൾ അടുത്ത് വരുമ്പം പരസ്പരാകാംക്ഷയിലൂടെയാണ് അർത്ഥബോധം ഉണ്ടാകുന്നത്. ഇവിടെ എന്ത് പറഞ്ഞു, ഇന്ന് തുടർച്ചയായിട്ട് ഇനി അടുത്ത് എന്ത് പറയാൻ പോകുന്നു, അല്ലെങ്കിൽ അടുത്ത് അവിടെ എന്ത് പറഞ്ഞു, അതിൻ്റെ ആമുഖമായി ഇവിടെ എന്ത് പറഞ്ഞു, ഇത് പരസ്പരം ബന്ധിപ്പിക്കുന്നു. അല്ലാതെ ഇതിൽ നിന്ന് ഒരു വാക്കിനെ അടർത്തിയെടുത്ത് തനിക്ക് തോന്നിയത് പറയാൻ പാടില്ല. തത്ര വിശിഷ്ടായാം ശരീരദ്വയസ്യ ഗ്രഹിത്വകാംക്ഷ ആകാംക്ഷ സംബന്ധി അനുഭവമ്യമാനേ ഏകവാക്യത ഏവ ബാധിത ഭവതി കുതഹ പ്രണായസ്യ അർത്ഥപ്രതിപത്തി. പറയുന്നു ഇവിടെ ആത്മാനം രഥിനം വിധി എന്ന് പറയുന്നിടത്തും ശരീരത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ രണ്ട് ശരീരത്തെയും ഗ്രഹിക്കുന്നു. മഹതപരം അവ്യക്തം എന്ന് പറയുന്നിടത്തും ശരീരമാണ് അർത്ഥമെങ്കിൽ രണ്ട് ശരീരത്തെയും ഗ്രഹിക്കണം. കാരണം എന്തുകൊണ്ട്? ശരീരം രണ്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ രണ്ടിനെയും ഗ്രഹിച്ചേ പറ്റൂ. അതാണ് തത്ര അവിശിഷ്ടായാം, ഭേദമില്ലാതെ ഒരുപോലെ സാമാന്യമായി ശരീരദ്വേഷി ഗ്രഹിത്വാകാംക്ഷ. ശരീര രണ്ട് ശരീരങ്ങളെ കുറിച്ചുള്ള ആകാംക്ഷ വരുന്നു. യഥാകാംക്ഷ സംബന്ധേ അനുഭവമ്യമാന. അപ്പൊ ഈ രണ്ടിൻ്റെയും പരസ്പര സംബന്ധം ആകാംക്ഷയ്ക്കനുസരിച്ച്. പിന്നെ ശരീരം എന്ന് പറയുമ്പോൾ അത് ഒന്നിൽ ഒതുക്കാൻ പറ്റത്തില്ല, രണ്ടിനെയും എടുക്കണം. സ്ഥൂല ശരീരത്തെ എടുക്കണം, സൂക്ഷ്മ ശരീരത്തെ എടുക്കണം. അപ്പോൾ പരസ്പര ആകാംക്ഷയിലും ഈ രണ്ട് ശരീരത്തെക്കുറിച്ചുള്ള ആകാംക്ഷ ഉണ്ടാവും. അവിടെ ഏതിനാണ് ശരീരമെന്ന് പറഞ്ഞത്, അത് ഏത് ശരീരങ്ങളാണ്? ഇവിടെ ഏതിനെയാണ് ശരീരമെന്ന് പറഞ്ഞത്? ഇവിടെ പറഞ്ഞു എന്താണ്? ശരീരം രഥമേവ. അവിടെ രഥത്തെ ശരീരമായി പറഞ്ഞു. അപ്പോൾ രണ്ട് ശരീരത്തെ രഥമായി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അവ്യക്തത്വ ശരീരം എന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് ശരീരങ്ങളെയും അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പരസ്പരം ആകാംക്ഷയുണ്ടാവും. രണ്ട് ശരീരത്തെയും ഗ്രഹിച്ചേ മതിയാകും. ഇത് നിയമം പറയും. ആകാംക്ഷ സംബന്ധി അനുഭവമേ അത് അത് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ, ആകാംക്ഷയെ സ്വീകരിച്ചില്ലെങ്കിൽ, പരസ്പര ആകാംക്ഷയെ സ്വീകരിച്ചില്ലെങ്കിൽ, പരസ്പരം ബന്ധപ്പെടുത്തുന്ന ആ നിയമത്തെ ആകാംക്ഷ, ആകാംക്ഷ യോഗ്യത ആസക്തി, ഇങ്ങനെ പല നിയമങ്ങളും പറയും. അതിലൊന്നാണ് ആകാംക്ഷ. അനുഭവമിമാനെ ഏകവാക്യത ഏവ ബാധിത ഭവതി. പരസ്പരമുള്ള അന്വയം നഷ്ടപ്പെട്ടു, ഏകവാക്യത്വം നഷ്ടപ്പെട്ടു. ഉദാഹരണാന്തസ്യ അർത്ഥപ്രതിപത്തി പിന്നെ എങ്ങനെ ശ്രുതിയിൽ നിന്ന് അർത്ഥത്തെ ധരിക്കും? നിങ്ങൾ പറയുന്ന സിദ്ധാന്തം വൈദികമാണെന്ന് എങ്ങനെ പറയും? സാധ്യമല്ല എന്നർത്ഥം. എന്ന ജൈവം മന്ദമ്യം ദിശോധത്വ സൂക്ഷ്മസീവ ശരീരസ്യ ഇഹഗ്രഹണം സ്ഥൂലസ്യത്വ ദുഷ്ടബീഭത്സതയാ സുശോധത്വഗ്രഹണം. അപ്പോൾ ഇവിടെ കുറിച്ച് പറയുന്നു. നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു. ആകാംക്ഷ വേണം, രണ്ട് ശരീരത്തെയും ഗ്രഹിക്കണം. അതെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞാലും ഇവിടെ മഹതപരം അവ്യക്തം എന്ന് പറയുന്നിടത്ത് സൂക്ഷ്മ ശരീരത്തെ ഗ്രഹിച്ചാൽ മതി, അതിനപ്പുറം പുരുഷനെന്നും അർത്ഥം പറയാം. എന്തുകൊണ്ട്? സ്ഥൂല ശരീരം എന്ന് പറയുന്നത് വ്യക്തമാണ്. ഇതിൻ്റെ ഗുണവും ദോഷവും എല്ലാം എല്ലാവർക്കും അറിയാം. എന്തിനതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? അനാത്മാക്കളിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ചറിയുന്നതിന്, അതാണ് ശോധന. അപ്പോ ഈ സദാ പരിണാമത്തിന് വിധേയമായിരിക്കുന്ന നശിക്കുന്ന ഈ ശരീരം, ഇതെന്തായാലും പരിശുദ്ധമായ ആത്മാവല്ല എന്ന് വേർതിരിച്ചറിയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. സൂക്ഷ്മ ശരീരം ഇതുപോലെ പ്രത്യക്ഷമല്ല. ഉണ്ട്, അവിടെ വിശേഷമായ ശോധന ആവശ്യമാണ്. അതുകൊണ്ടാണ് അതിനിവിടെ പ്രത്യേകം എടുത്തത്. പുരോഷി പറയുകയാണ്, എന്റെ ദൈവം മന്ദവ്യം, നിങ്ങൾ അങ്ങനെ കരുതരുത്, ഞങ്ങൾ പരസ്പര ആകാംക്ഷയൊന്നും പരിഗണിക്കാതെ അർത്ഥം പറഞ്ഞെന്ന് പറയരുത്. ഞങ്ങളിവിടെ മഹതപരം അവ്യക്തം എന്ന് പറയുന്നിടത്ത് സൂക്ഷ്മ ശരീരം എടുത്തതിന് കാരണമെന്താണ്? ദുശോധത്വ സൂക്ഷ്മസീവ ശരീര സ്വീകരണം. കാരണം സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർതിരിക്കുന്നത് എളുപ്പമല്ല. കാരണം ഇവിടെ എന്താ പറഞ്ഞത്? അവിടെ ആത്മാവ് ഭോക്താവായിരിക്കുന്നു. ആരാണ് ഈ ഭോക്താവ്? ഭോക്താവ് എന്ന് പറയുമ്പോൾ കേവലമായ ചൈതന്യമാണോ? ഇല്ല, ചൈതന്യം ശുദ്ധമാണ്. അതിനൊരിക്കലും ഭോക്താവായിരിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ കഴിയില്ല. പിന്നെ ഭോക്താവായിരിക്കുന്ന ആരവിടെ? അപ്പോൾ കേവല ചൈതന്യമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ മനസ്സ്, ബുദ്ധി ഇതെല്ലാം കൂടി ഉണ്ടായാലേ പറ്റും. എന്നാൽ അവയെ ഭോക്താവായി പറയാൻ കഴിയുമോ? ഇല്ല, ചൈതന്യമില്ലാതെ അതിന് ഭോക്താവാകാൻ പറ്റത്തില്ല. അതെല്ലാം സ്വരൂപത്തിൽ ജഡങ്ങളാണ്. പിന്നെ അവിടെ ഏത് ഭോക്താവ്, ഏത് ഭോക്താവ് അല്ലാത്തത്, ഏത് ചൈതന്യം, ഏത് ജഡം, അത് വേർതിരിക്കുന്ന എളുപ്പമല്ല. എന്നാൽ അത് വേർതിരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ ആത്മാവ് എങ്ങനെയാണോ സ്ഥൂല ശരീരത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്നത്, അതുപോലെ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും ഭിന്നമാണ്. ദുസ്സാധ്യമായ ഒരു കാര്യത്തെ സാധിക്കുന്നതിന് വേണ്ടി സൂക്ഷ്മ ശരീരം എടുത്തിട്ട് ആത്മാവിനെ അതിൽ നിന്ന് ശോധന ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സൂക്ഷ്മ ശരീരത്തെ വിശേഷിച്ചെടുക്കുന്നത്. സ്ഥൂല ശരീരത്തെ സംബന്ധിച്ച് ആ ബുദ്ധിമുട്ടില്ല. കാരണം ഈ സ്ഥൂല ശരീരം പ്രത്യക്ഷമായി അനുഭവിക്കുന്നതാണ്. ഇതല്ല ആത്മാവിന്റെ സ്വരൂപം. എളുപ്പം മനസ്സിലാകുന്ന അർത്ഥം ജീവം മന്ദവ്യം ദുശോധത്വ സൂക്ഷ്മസീവ ശരീരസ്യ സൂക്ഷ്മ ശരീരത്തെ ഇവിടെ ഗ്രഹിക്കുന്നത് അത് ദുശോധമായതുകൊണ്ട്. സ്ഥൂലസ്യത്തു സ്ഥൂല ശരീരമാണെങ്കിലോ ദൃഷ്ടഭീഭത്സതയ അതിന്റെ എല്ലാ ദോഷങ്ങളോടും കൂടി അത് പ്രത്യക്ഷമായിരിക്കുന്നു. ഇതല്ല ആത്മാവെന്ന് ഉറപ്പിക്കുന്ന ആർക്ക് കഴിയുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ആത്മാവിനെ കുറിച്ച് ശ്രുതി പറയുന്നത് നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപമാണ്. അതങ്ങനെ ഈ ഭീപസതകളെല്ലാം ഉള്ള ശരീരമാകും. അതുകൊണ്ട് സുശോധത്വ അതഗ്രഹണം. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു, ഞങ്ങൾ അതിനെ വിട്ടു. ഇവിടെ സൂക്ഷ്മമായ വിചാരം ആവശ്യമുള്ള സ്ഥലമാണ്. കാരണം ഇവിടെ പറയുന്ന ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യസ് പരം മനഃ മനസ്സസ്തു പരഹ ബുദ്ധി ബുദ്ധിരാത്മാ മഹാൻ പരഹ. അപ്പോൾ അത് വിചാര സൂക്ഷ്മത്തിൽ നിന്നും സൂക്ഷ്മമായി പോവുകയാണ്. അപ്പോൾ പിന്നെ അവിടെ സൂക്ഷ്മ ശരീരത്തെ തന്നെ എടുക്കണം. അതുകൊണ്ട് സ്ഥൂലത്തെ എടുത്തില്ല അഗ്രഹണം ഇതി പറയുന്നു. അത് ശരിയെന്ന് തോന്നും, ഭാഷകാരൻ നിഷേധിക്കുന്നു. ഏതോ നൈവേഹ ശോധനം കസിജിത് വിവക്ഷിത് പറയുന്നു. അങ്ങനെയുള്ള ശോധനം നിങ്ങൾ പറയുന്ന പോലെയാണ്. അതൊന്നും ഇവിടുത്തെ വിവക്ഷയല്ല. എന്നുവെച്ചാൽ ശ്രുതി ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങളെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ പ്രകരണം എന്താണ്, ഇവിടെ എന്താണ് ചർച്ച ചെയ്യുന്നത്, അപ്രകൃതമായ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ച് ശ്രുതിയെ വ്യാഖ്യാനിക്കാൻ പാടില്ല. പറയുന്നു നൈവേഹ ശോധനം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വിവക്ഷിതമല്ല. പിന്നെന്താണ് നഹി എത്ര ശോധന വിധായി കിഞ്ചിത് ആഖ്യാതമസി. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ വിധിക്കുന്ന ഒരു ക്രിയാരൂപം ഇവിടെ കാണണം. ഇതനുസരിച്ച് നീ ശോധന ചെയ്യുക. അങ്ങനെ വിധിക്കുന്ന ക്രിയാരൂപങ്ങളൊന്നും ഇവിടെ ഇല്ല ശ്രുതിയിൽ. അനന്തരം നിർദ്ദിഷ്ടത്വാത്തു കിം തദ് വിഷ്ണുഹോ പരമം പദം ഇതി ഇതമിഹി. പക്ഷെ ഇവിടെ എന്താണോ, എന്താണ് വിഷ്ണുവിന്റെ പരമപദം എന്നുള്ള അക്കാര്യമാണ് ഇവിടെ വിവക്ഷിതമായിരിക്കുന്നത്. തദ് വിഷ്ണുഹോ പരമം പദം. അപ്പോൾ ഒരാളുടെ മനസ്സിൽ ജിജ്ഞാസയുണ്ടാകുന്നു, എന്താണ് വിഷ്ണുവിന്റെ പരമപദം. അപ്പോൾ അത് പറയുന്നു അവ്യക്ത പുരുഷപര, അത് ബോധിപ്പിക്കുന്നു. അത് അവ്യക്തത്തിനും അപ്പുറമാണ്, അവ്യക്തത്തെക്കാൾ ശ്രേഷ്ഠമാണ്. അങ്ങനെ പരമപദത്തെ ബോധിപ്പിക്കാതെ ചെയ്യുന്നുള്ളൂ. അല്ല നിങ്ങൾ ധരിക്കുന്ന തരത്തിലുള്ള ശോധന പ്രക്രിയയൊന്നും ഇവിടെയില്ല. പ്രക്രിയ എന്തോ അത് മനസ്സിലാക്കുന്നു എന്നാണ്. തഥാഹി ഇതം അസ്മാ പരം ഇതം അസ്മാ പരമിത്യുക്വ പുരുഷാന്ന പരംഗിച്ച് ഇത്തി. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇതിനേക്കാൾ ശ്രേഷ്ഠമാണ്, ഇത് ഇതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു പറഞ്ഞ് അവസാനം പറഞ്ഞു പുരുഷാന്ന പരം കിഞ്ചിത്. ഇവിടെ കാര്യങ്ങൾ ആ രീതിയിലാണ് ബോധിപ്പിക്കുന്നത്. സ്ഥൂലമായിരിക്കുന്ന ഒന്നിനെ അതിനെ വിശദീകരിച്ചിട്ട് പിന്നെ അതിൽ ശ്രേഷ്ഠമായി ഒന്നിനെ പറഞ്ഞ് അതിൽ ശ്രേഷ്ഠമായി ഒന്നിനെ പറഞ്ഞ് പുരുഷനെ എന്താണെന്ന് വെളിപ്പെടുത്തുന്നു. സർവധാപി തുവാനുമാനിക നിരാകരണ പ്രത്യേകി പറയുന്നു. ഇവിടെ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആനുമാനികമായിരിക്കുന്ന അനുമാനസിദ്ധമായ പ്രധാനം ജഗത്തിന് കാരണമല്ല ഇതാണ്. അതുകൊണ്ട് പറയുന്നു ആ ഒരു കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നിങ്ങൾ വ്യാഖ്യാനിച്ചിട്ട് ഇത് ശോധന ചെയ്യുന്നുവെന്നോ മറ്റെന്തെങ്കിലും പറയുകയോ ഒരിടത്ത് സ്ഥൂലമെന്നോ മറ്റിടത്ത് സൂക്ഷ്മമെന്നോ ഒന്നും പറഞ്ഞാലും ഞങ്ങൾക്ക് അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനെ അംഗീകരിക്കും, പ്രധാന കർണവാദത്തെ നിരാകരിക്കുന്നു എന്നുള്ള അംഗീകരിക്കും. അങ്ങനെയാണെങ്കിൽ തഥാനാമസ്തു ശരി, നിങ്ങൾ പറയുന്ന അതുപോലെ ആയിക്കോട്ടെ. ആദ്യം നിഷേധിച്ച കാര്യത്തിനോട് പറയുന്നു, അത് അംഗീകരിക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെയും പറയാം. ഇത്രയും പറഞ്ഞതിനെ തിരുത്തി പറയുന്നു. നഹ ന കിഞ്ചിത് ചിന്തിത്, ഞങ്ങൾക്ക് നഷ്ടമൊന്നും വരുന്നില്ല. അപ്പം അങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് വിചാരിച്ച് അദ്വൈതത്തെ ബോധിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്, ഇവിടെ വിഷയം വിട്ട് ചർച്ച ചെയ്യരുത്. ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണോ, പ്രധാനം കാരണം അല്ല ജഗത് കാരണം ബ്രഹ്മമാണ്, ഇതാണ് ചർച്ച ചെയ്യുന്നത്. ആ മുഖ്യമായ വിഷയത്തിൽ നിൽക്കുക. ശാഖാചംക്രമണം വേണ്ട എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ജേയത്വ അവചനാച്ച. വീണ്ടും അക്കാര്യം തന്നെ പറയുന്നു. ഇവിടെ അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രധാനമല്ല. അതാണോ പ്രധാനം, കാരണമാണോ അല്ലേ എന്നുള്ളത് ഒരു കാര്യം. മറ്റൊന്നെന്താണോ, ശ്രുതിയിൽ അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണോ അത് പ്രധാനമല്ല. അതാണ് വിശദീകരിക്കുന്നത്. ജ്ഞേയത്വേന ച സംഗീഹി പ്രധാന സ്മൃതി ഗുണപുരുഷ ദുരജ്ഞാനാത് കവിൽ നിമിതി വദദ്ഭി. സംഖ്യന്മാരെന്താണ് പറയുന്നത്? ഗുണപുരുഷാന്തരജ്ഞാനാ ഗുണപുരുഷ ഭേദജ്ഞാനം കൊണ്ട്, എന്നുവെച്ചാൽ ഇത് ത്രിഗുണാത്മികയായിരിക്കുന്ന പ്രകൃതിയാണ്, ഇത് പുരുഷനാണ് എന്നുള്ള ഭേദജ്ഞാനം കൊണ്ട്. അദ്വൈതി പറയുന്ന പോലെ തന്നെ ആത്മാനാത്മവിവേകം എന്ന് പറയുന്നത് പോലെ അതല്ല. ആ പുരുഷ ഭേദജ്ഞാനം കൊണ്ട് കൈവല്യം മോക്ഷം എന്നാണ് സംഖ്യന്മാർ പറയുന്നത്. അതുകൊണ്ട് അവരെന്ത് പറയുന്നു? ജ്ഞേയത്വേന സംഗീഹി പ്രധാന സ്മി. അവർ പറയുന്നു ഈ പ്രധാനത്തെ അറിയുന്നു. അവനെ അറിഞ്ഞാലല്ലേ പുരുഷനിൽ നിന്ന് വേറെ ഉണ്ടെന്നതിനെ അറിയാൻ പറ്റൂ. അവനവർ പറയുന്നു വിവേകഖ്യാതി. ആ വിവേകഖ്യാതിയാണ് യോഗശാസ്ത്രത്തിനും പറയുന്നത്. വിവേകഖ്യാതി എന്ന് പതഞ്ജലിയും പറയുന്നു, കപിലനും പറയുന്നു. അതിനാണ് ഇവിടെ പറയുന്നത് സത്വപുരുഷ അന്തരജ്ഞാനം. അന്തരം എന്ന് വെച്ചാൽ ഭേദം. പുരുഷപ്രകൃതി ഭേദജ്ഞാനം കൊണ്ട് മോക്ഷം. അതാണ് അതുകൊണ്ട് അവർ പറയുന്നു ഇവിടെ എന്തിനെ അറിയണം? പ്രകൃതി അറിയണം. അതിനാണ് പ്രകൃതിയെ കുറിച്ച് അവർ ഒരുപാട് വിശദീകരിക്കുന്നു. നഹി ഗുണസ്വരൂപം അജ്ഞാത്വ ഗുണേഭ്യ പുരുഷസ്യ അന്തരം ശക്യം ജ്ഞാതും. അപ്പോൾ ഈ പ്രകൃതിയെ, ഗുണസ്വരൂപിണിയായിരിക്കുന്ന പ്രകൃതിയെ അറിയാതെ അതിൽ നിന്ന് ഭിന്നനായിരിക്കുന്ന പുരുഷനെങ്ങനെ അറിയും? അശ്വത്തിൽ നിന്ന് ഭിന്നമാണ് ആന എന്നൊരാൾക്കറിയണമെങ്കിൽ അയാൾ ആദ്യം അശ്വത്തെ അറിയണം. അതുപോലെ പ്രകൃതിയിൽ നിന്ന് ഭിന്നനാണ് പുരുഷൻ എന്നറിയണമെങ്കിൽ ആദ്യം പ്രകൃതി അറിയണം. ഈ ഗുണസ്വരൂപം അജ്ഞാത്വ ഗുണേഭ്യ പുരുഷസ്യ അന്തരം സഖ്യഞ്ഞാതും. ഗുണസ്വരൂപത്തെ അറിയാതെ ഗുണത്തിൽ നിന്ന് ഭിന്നമായ ഗുണം എന്ന് വെച്ചാൽ പ്രകൃതിയാണ്, പുരുഷനെ അറിയാൻ കഴിയത്തില്ല. അത് മാത്രമല്ല, ക്വചിച്ച വിഭൂതി വിശേഷപ്രാപ്തയെ പ്രധാനം ജ്ഞേയമിതി സ്മരന്തി. വിഭൂതി വിശേഷങ്ങളെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനത്തെ ഉപാസിക്കണമെന്നും അവർ പറയുന്നു, ധ്യാനിക്കണം. സംഖ്യന്മാരും പറയുന്നുണ്ട്, യോഗികളും അത് തന്നെ പറയുന്നു. യോഗികള് സംയമത്തിന് വേണ്ടി ധാരണ, ധ്യാനം, സമാധി, ഇത്രയും ഏകത്ര സംയമം, ഇത് മൂന്നും ഒരിടത്ത് വരുന്നതാണ് ഒരു സംയമം എന്ന് പറയുന്നത്. ആ സംയമത്തിന് വേണ്ടി അവരും എന്തിനാ നിർദ്ദേശിക്കുന്നത്? ഈ പ്രകൃതിയിൽപ്പെട്ട തന്മാത്രകൾ പോലെയുള്ള കാര്യങ്ങളെ അവർ നിർദ്ദേശിക്കുന്നു, ധ്യാനിക്കാൻ പറയുന്നു. എന്തുകൊണ്ട്? അങ്ങനെയുള്ള ധ്യാനം കൊണ്ട്, പ്രകൃതി ധ്യാനം കൊണ്ട് സംഖ്യന്മാർ ആ പ്രകൃതിയെ തന്നെ ധ്യാനിക്കാൻ പറയും. തന്മാത്രകളെന്ന് പറഞ്ഞാലും പ്രകൃതിയാണ്. അണിമാതി ഐശ്വര്യങ്ങൾ പ്രാപിക്കുമെന്ന് പറയുന്നു, വിഭൂതികൾ പ്രാപിക്കുമെന്ന് പറയുന്നു ഉപാസനയിലൂടെ. അത്തരം കാര്യങ്ങളിലൊക്കെ സംഖ്യന്മാരും യോഗികളും തമ്മിൽ വ്യത്യാസമില്ല. അവരും പറയുന്നുണ്ട് വിഭൂതികൾ പ്രാപ്തമാകും അതിനു വേണ്ടിയിട്ട്. പ്രകൃതിയുടെ ഭാഗങ്ങളാണെങ്കിൽ പ്രകൃതിയെ ധ്യാനിക്കണം എന്ന് പറയും. അതാണ് കൊച്ചി ചില സ്ഥലങ്ങൾ സംഖ്യശാസ്ത്രത്തെ പ്രതിപാദനം ചെയ്യുന്ന ചില സ്ഥലങ്ങൾ. അതങ്ങനെ പറയാൻ കാരണം എന്താണോ, സംഖ്യത്തെയും യോഗത്തെയും ചേർത്ത് ഒറ്റ ശാസ്ത്രമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. രണ്ട് രണ്ടല്ല, സാഖ്യത്തെ അവലംബിച്ചില്ലെങ്കിൽ പിന്നെ യോഗമില്ല. സാഖ്യത്തെ സ്വീകരിക്കാതെ യോഗത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അടിസ്ഥാനമായി സാഖ്യ തത്വങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത് യോഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉപാസനാ പദ്ധതികൾ, യോഗത്തിലെ ഉപാസനാ പദ്ധതികളെല്ലാം സാഖ്യ തത്വങ്ങളെ ആശ്രയിച്ചിട്ടാണ് എന്ന് പറയുന്നു. കൊച്ച വിഭൂതി വിശേഷപ്രാപ്തയെ, വിഭൂതി അണിമാതി ഐശ്വര്യങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടി പ്രധാനം ജ്ഞേയം ഇതി സ്മൃതി പ്രധാനത്തെ ഉപാസിക്കണമെന്ന് പറയുന്നുണ്ട്. നശേദിഹാഭിക്തം ജ്ഞേയത്വനുച്ചത്. പക്ഷേ ഇവിടെ ശ്രുതിയിൽ കഠോപനിഷത്ത് അഭിജ്ഞത്തെ ഉപാസിക്കാൻ പറയുന്നില്ല, അല്ലെങ്കിൽ അതിനറിയാൻ അത് ആണ് നിങ്ങളുടെ കർത്തവ്യം എന്നിവിടെ പറയുന്നില്ല. പിന്നെയോ പദം മാത്രം ഈ അവ്യക്ത ശബ്ദം, ഇവിടെ കേവല ശബ്ദം പ്രയോഗിച്ചത്ര മാത്രം. അതിനെ ഉപാസിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ശരി, സാങ്കന്മാർ പറയുന്നതാണ് ഇവിടെയും പറയുന്നതെന്ന് വന്നനെ. പക്ഷെ അതില്ല. നഹ അവ്യക്തം ജ്ഞാതമ്യം ഉപാസിതവ്യം ചേതി വാക്യമസ്തി പറയുന്നു. ഇവിടെ അവ്യക്തത്തെ സംഖ്യന്മാരും യോഗികളും പറയുന്ന പോലെ അത് അറിയേണ്ടതാണ് അല്ലെങ്കിൽ ഉപാസിക്കേണ്ടതാണോ എന്ന് പറയുന്ന വാക്യങ്ങളൊന്നുമില്ല. എന്നുവെച്ചാൽ അനുപദിഷ്ട പദാർത്ഥ ജ്ഞാനം പുരുഷാർത്ഥം ഇത് സഖ്യം പ്രതിപത്തും. അത് വേദത്തിലായാലും ശരി, മറ്റേത് ശാസ്ത്രങ്ങളിൽ ആയാലും ശരി, അവിടെ നിർദ്ദേശിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനമോ ഉപാസനയോ മുക്തിക്ക് കാരണമാകുമെന്ന് പറയത്തില്ല. അത് മുക്തിയെ പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രമാണെങ്കിൽ അവിടെ മുക്തിക്കുള്ള ഉപായങ്ങൾ അവിടെ പറഞ്ഞിരിക്കും. ഒന്നിലത് ആ തത്വത്തിന്റെ ജ്ഞാനമാണ് മുക്തിക്ക് കാരണമെന്ന് പറയും, അല്ലെങ്കിൽ ആ തത്വത്തിന്റെ ഉപാസനയാണ് മുക്തിക്ക് കാരണമെന്ന് പറയും. ഇവിടെ ഉപനിഷത്തിൽ അത് പറയുന്നില്ല. എന്നുവെച്ചാൽ അനുപദിഷ്ട പദാർത്ഥജ്ഞാനം ഉപദേശിക്കപ്പെടാത്തതായ ആ പദാർത്ഥജ്ഞാനം പുരുഷാർത്ഥമില്ല, സഖ്യം പ്രതിപത്തും, അത് പുരുഷാർത്ഥമാണെന്ന് ധരിക്കാൻ കഴിയത്തില്ല. തസ്മാത് അഭിനവ്യക്ത ശബ്ദേന പ്രധാന വിധീയത. ഇതെല്ലാം ചിന്തിക്കുമ്പോൾ കഠോപനിഷത്തിൽ അവ്യക്തമെന്ന് പറഞ്ഞിരിക്കുന്നത് സംഖ്യന്മാർ പറയുന്ന പ്രധാനത്തെ അല്ല. അസ്മാകം ദൂരധരൂപകൃത ശരീരാദ്യനുസരണേന വിഷ്ണുരൈവ പരമം പദം ദർശയിതും അയോപന്യാസ ഇത്യനവദ്യം പറയുന്നു. ഞങ്ങളുടെ പക്ഷത്തിൽ എന്ന് വെച്ചാൽ അദ്വൈതിയുടെ പക്ഷത്തിൽ എന്തിനാ ഇതെല്ലാം ഇങ്ങനെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു? അവർ ചോദിക്കുന്നു, അവിടെ ഇതൊക്കെ പറയുന്നു, ഞങ്ങളുടെ ധാരണകളൊന്നും ശരിയല്ല എന്ന് പറയുന്നു. എന്നാ നിങ്ങളുടെ ധാരണ എന്താ? യോഗത്തെയും സാങ്കേതികത്തെയൊക്കെ നിങ്ങൾ നിഷേധിക്കുന്നു, നിങ്ങളെന്താ ധരിച്ചിരിക്കുന്നു? അതിന് പറയുന്നു, അസ്മാകന്തു രഥരൂപക ക്ലിപ്ത ശരീരാദ്യനുസരണേന. രഥരൂപകത്തിലൂടെ മനസ്സിലാക്കുന്നതാണല്ലോ വർണ്ണിച്ചത്, ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങൾ അവ്യക്തം, ഇതിനെല്ലാം ശരിയായ രീതിയിൽ ധരിച്ച് എന്ന് വെച്ചാൽ ഇതിനെയെല്ലാം വിചാരം ചെയ്ത് ബോധ്യപ്പെട്ട് അതിലൂടെ വിഷ്ണു രൈവ പരമം പദം, വിഷ്ണുവിൻ്റെ പരമപദത്തെ ബോധിക്കണം. ഇവിടെ പറയുന്ന ആ വിചാരത്തിലൂടെ തത്വത്തെ ബോധിക്കുക എന്നുള്ളതാണ്. അത് ദർശയിത്തും അതിനെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്, ആ പരമപദത്തെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപന്യാസ ഇവിടെ ഈ നിർദ്ദേശങ്ങൾ ശ്രുതിയുടെ ശ്രമത്തിന് വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന കാര്യങ്ങളെ ശരിയായി വിചാരം ചെയ്യുക, വിചാരം ചെയ്ത് എന്താണ് പരമപദം, വിഷ്ണുവിൻ്റെ പരമപദം എന്ന് പറയുന്നത് ബോധിക്കുക, അതാണ് അതാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ പ്രധാനമോ അതിൻ്റെ ഉപാസനയോ അതിൻ്റെ ജ്ഞാനമോ അതിന് കാരണമെന്ന് പറയുകയോ ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. ജനപദ്യം അതുകൊണ്ട് ഭാഷകാരൻ പറയുന്നു, ഞങ്ങളുടെ ഇവിടുത്തെ വ്യാഖ്യാനത്തിൽ ഒരു ദോഷവുമില്ല, അത് ദോഷമറ്റതാണ്, ദോഷരഹിതമാണ്. ഇവിടെ വിഷ്ണുവിൻ്റെ പരമപദദർശനം അത് ബോധിക്കുക. അവിടെ വിഷ്ണുവിൻ്റെ പരമപദം എന്ന് പറയുമ്പോൾ ആ പരമപദം വിഷ്ണു തന്നെ, പിന്നെ വിഷ്ണുവിൻ്റെ സ്ഥാനം കൈകൊണ്ടെന്ന് പറയുമ്പോഴല്ല, ഇവിടുത്തെ വിഷ്ണുവിൻ്റെ പരമപദം വിഷ്ണു തന്നെ, അത് ബോധിക്കുക. അതിനർത്ഥം സംഖ്യന്മാര് അത് വിട്ടുകൊടുക്കുന്നില്ല. അവർ പറയുന്നു ഇവിടെ പ്രകൃതിയെ കുറിച്ചാണ് പറയുന്നത്, വീണ്ടും നിഷേധിക്കുന്നു. നേയത്വം അവചനാച്ചെന്ന് വെച്ചാൽ പ്രധാനത്തെ നേയമായി ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ മഹതപരം അവ്യക്തം പ്രധാനത്തെ അല്ല എടുക്കേണ്ടത്. വധതീതി ചേത് പ്രാജ്ഞോഹി പ്രകടന അത്ര സംഖ്യാ സംഖ്യന്മാർ വീണ്ടും പറയുന്നു നേയത്വം അവചനാ ഇത്യസിദ്ധം. ഈ പറഞ്ഞൊന്നും ശരിയല്ല. ശ്രൂയദേഹി ഉത്തരത്ര അവ്യക്ത ശബ്ദോദിതസ്യ പ്രധാനസ്യ നേയത്വചനം. കാരണം ഇനി പറയുന്ന ഭാഗത്ത് വ്യക്തമായി പറയുന്നുണ്ട് അവ്യക്തം എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് പ്രകൃതിയാണ് ഗ്രഹിക്കേണ്ടത്. ശ്രീദേഹി ഉത്തരത്ര അടുത്ത് വരുന്ന ഭാഗത്ത് അവ്യക്ത ശബ്ദോദിതസ്യ അവ്യക്ത ശബ്ദം കൊണ്ട് പറഞ്ഞ പ്രധാനത്തെയാണ് ഗ്രഹിക്കേണ്ടത്. നേയത്വചനം എങ്ങനെ അശബ്ദം അസ്പർശം അരൂപമവ്യയം തഥാരസം നിത്യം അഗന്ധവച്ഛയ അനാദ്യനന്ദം മഹതപരം ധ്രുവം നിശായ തന്മീർത്തി മുഖാത് പ്രമുച്ചതി. ഇവിടെ നചികേതസ്സിന് യമൻ വളരെ വ്യക്തമായി എന്താണ് ആത്മതത്വം എന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ് എന്റെ സ്വരൂപം. എന്നുവെച്ചാൽ നീ എന്താണോ നിന്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അതൊന്നുമല്ല. അങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കത്തക്ക ഒന്നല്ല അതിന്റെ പരമാർത്ഥ സ്വരൂപം. അപ്പോ താനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയജ്ഞാനത്തിന്റെ രീതിയിൽ അനുഭവിക്കത്തക്ക ഒന്നല്ല അത്. കൊണ്ടാണ് പറയുന്നത് ആ ശബ്ദം അത് ശബ്ദരഹിതമാണ്. അത് പ്രധാനത്തിന് യോജിക്കുമല്ലോ. ഈ പ്രകൃതിക്ക് അത് യോജിക്കുന്നതല്ല. ശബ്ദരഹിതം ആണ്. അസ്പർശം സ്പർശരഹിതമാണ്. അരൂപം രൂപരഹിതമാണ്. അമ്പയം നാശരഹിതമാണ്. തഥാരസം രസരഹിതമാണ്. അഗന്ധം അത് ഗന്ധരഹിതമാണ്. മാത്രമല്ല നിത്യം അതുകൂടെ പറയും. അപ്പോ നചികേതസ് ഇവിടെ നിന്ന് യമലോകത്തിലെത്തിച്ചേർന്നിട്ടും അവിടെയും കാണുന്നത് ഇതൊക്കെ തന്നെ. ശബ്ദസ്പർശ രൂപരസ ഗന്ധാത്മകമായിരിക്കുന്ന പ്രപഞ്ചത്തെ അവിടെയും കാണുന്നു. അതുകൊണ്ട് പറയുന്നു നീ അവിടെ കണ്ടതും ഇവിടെ കാണുന്നതും ഒന്നുമല്ല. ഇതെല്ലാം നശിക്കുന്നതാണ്. ഇതെന്താണ്? നിത്യമാണ്. മഹതപരം പറയുന്നു. അത് സൂക്ഷ്മത്തിനും അപ്പുറമാണ്. അതിനിവിടെ ഭാഷ്യകാരനടുത്ത് പറയും അതാണ് പ്രാജ്ഞൻ. സൂക്ഷ്മത്തിനപ്പുറമുള്ളത് പ്രാജ്ഞൻ. അപ്രാജ്ഞ പുരുഷനാണ്. അതാണ് പരമാർത്ഥ വസ്തു. അതിന് ഈ പ്രകൃതിയുമായിട്ട് ബന്ധമൊന്നുമില്ല. നിങ്ങൾ പറയുന്ന പ്രധാനം പ്രകൃതി, അതുമായിട്ട് ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് പറയുന്നു അത് മഹതപരം സൂക്ഷ്മത്തിനപ്പുറമുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ജാഗ്രതത്തിൽ ഈ സ്ഥൂലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സൂക്ഷ്മത്തിൽ അവിടെ പ്രവർത്തിക്കുന്നത് ഈ സൂക്ഷ്മമാണ്. പക്ഷെ അതിനും അപ്പുറം ജാഗ്രതാകുന്ന സ്ഥൂലത്തിനും സ്വപ്നമാകുന്ന സൂക്ഷ്മത്തിനും അപ്പുറം എവിടെ സുഷുപ്തി, അവിടെ ആണ്. അതാണ് ആ സ്ഥാനം. എന്തുകൊണ്ട് അതാണ് പ്രാജ്ഞൻ എന്ന് പറയുന്നത്? അടുത്ത് പറയും അത് വ്യക്തമായിട്ട്. ആ പ്രാജ്ഞൻ തന്നെയാണ് പുരുഷൻ. പിന്നെ അതിന് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? തനിക്ക് തന്റെ സ്വരൂപത്തിൽ സഞ്ചരിക്കാൻ കഴിയത്തില്ല. താൻ സ്വയം അത് തന്നെയായിരിക്കുന്നു. കൊണ്ട് പറയുന്നു അത് മഹതപരമാണ്, ധ്രുവമാണ്. തം നിശ്ചായ അതിനെ അറിഞ്ഞിട്ട്, അതിനെ അറിയണ്ട പ്രധാനത്തെ. മൂർത്തിമുഖ മൃത്യുവിന്റെ വായിൽ നിന്നും ഭ്രമിച്ചതി രക്ഷപ്പെടുന്നു. അപ്പോ ഇവിടെ ഇപ്പൊ നചികേതസ് യമലോകത്തിലെത്തി മൃത്യുവിന്റെ വായിൽ പെട്ടിരിക്കുകയാണ്. പറയുന്നു നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. നീ എങ്ങനെയാണോ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്നത്, പക്ഷെ ഇവിടെ വന്നാലും നിനക്ക് രക്ഷയില്ല. എന്തുകൊണ്ട്? ഇവിടെ ഞാനുണ്ട് മൃത്യു. ഇവിടെയും നിനക്ക് മൃത്യുവിന് വിധേയമാകേണ്ടി വരും. അത് നശിക്കുന്നതാണല്ലോ. അവിടെ ഇരുന്നാലും നശിക്കേണ്ടി വരും. അപ്പം മൃത്യുവിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലോ നിത്യായ നിത്യവും ധ്രുവവുമായിരിക്കുന്ന ആ തത്വത്തെ അറിഞ്ഞിട്ട് പ്രമിച്ചത്തെ വ്യക്തമായി ഇവിടെ പറയുന്ന ഇവിടെ എന്തിനാണ് പോയിരിക്കുന്നത്? പ്രധാനത്തെയാണോ പ്രകൃതിയാണോ പ്രകൃതി കാര്യങ്ങളെയാണോ അതോ തത്വത്തെയാണോ? പറയുന്നു അത്ര ഹി ഇവിടെ കഠോപനിഷത്തിൽ യാദൃശം ശബ്ദാദിഹീനം പ്രധാനം മഹത് പരം മൃദു നിരൂപിതം താദൃശമേവ നിശ്ചായുത്വന നിർദ്ദിഷ്ടം തസ്മാ പ്രധാനമേവ ഇതം തദേവച അവ്യക്ത ശബ്ദ നിർദ്ദിഷ്ടം ഇതി ഇവിടെ പൂർവക്ഷി പറയുന്നു. ശ്രുതിയിൽ എങ്ങനെയാണോ സ്മൃതി സാങ്കേസ്മൃതിയിൽ യാദൃശ്യ ശബ്ദാധീനം പ്രധാനം മഹത പരം അവിടെ മഹത്തിന് പരമായി ശബ്ദാതിരഹിതമായിരിക്കുന്ന സാമ്യാവസ്ഥയിലിരിക്കുന്ന ആ പ്രധാനത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു. അതും ഈ പറയുന്ന തത്വം പോലെ തന്നെയാണ്. അവിടെ ഈ ശബ്ദാതിരഹിതമാണ്. എന്തുകൊണ്ട്? അത് കാരണരൂപമാണ്, സമത്വ രൂപമാണ്. അവിടെ ഇതുപോലെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളൊന്നും പ്രകടമായിട്ടില്ല. അതിന് പറഞ്ഞു അത് മഹതപരം അവ്യക്തമെന്ന് പറഞ്ഞു. അതാണ് സ്മൃതവും നിരീപ്യത. സ്മൃതിയിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? മഹതപരം അവ്യക്തം. ഇവിടെ ഇതെല്ലാം വ്യക്തമായിരിക്കുന്ന സമയത്താണ് ശബ്ദസ്പർശ രൂപങ്ങളെയൊക്കെ ഗ്രഹിക്കുന്നത്. അവിടെ എന്താണ്? അത് അവ്യക്തമായിരിക്കുന്നു. മഹത്തിനും അപ്പുറമാണ്, സൂക്ഷ്മത്തിനപ്പുറമാണ്. സാദൃശ്യമേവ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? സാങ്കേസ്മൃതി പറയുന്നത് പോലെ ഇവിടെ ശ്രുതിയെന്നും പറയുന്നു. നിശ്ചായത്വേന അതിനറിയേണ്ടതാണെന്ന് പറഞ്ഞിരിക്കുന്നു. തസ്മാ പ്രധാനമേവ ഇതം ഇവിടുത്തെ അവ്യക്തം പ്രധാനം തന്നെയാണ്. അതിനപ്പുറം പുരുഷനെയും പറയുന്നു. തദൈവ ച അവ്യക്ത ശബ്ദം നിർദ്ദിഷ്ട അതിനാണ് അവ്യക്തം എന്നാണ് ആ ശബ്ദം കൊണ്ട് പറഞ്ഞത് പൂർവക്ഷം. അത്ര ബ്രഹ്മഹ പറയുന്നു. പറയാം, ഇതിന് സമാനം പറയാം. നിഹ പ്രധാനം നിശ്ചായത്വന നിർദ്ദിഷ്ട ഇവിടെ അറിയേണ്ടത് നിശ്ചായം അറിയേണ്ടത് ആയി നിർദ്ദേശിച്ചിരിക്കുന്ന പ്രധാനത്തെ അല്ല. പിന്നെന്താണ് പറയുന്നത്? സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും അപ്പുറം എന്താണ്? സ്ഥൂലമായിരിക്കുന്നു ഇവിടെ അറിയുന്നതല്ല, സൂക്ഷ്മം നേരത്തെ പറഞ്ഞു. പ്രാജ്ഞോ ഹീഹ പരമാത്മാ നിശ്ചായത്വേന നിർദ്ദിഷ്ടേ ഗമ്യതേ. ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രാജ്ഞനെയാണ്, പരമാത്മാവിനെയാണ്. പ്രാജ്ഞനെന്ന് പറയുന്നത് എന്താണ്? മുമ്പ് ചർച്ച ചെയ്തത് തുടക്കത്തിൽ സൂത്രത്തിൽ തന്നെ ചർച്ച ചെയ്തു. പ്രാജ്ഞൻ എന്ന് പറയുന്നത് പരമാത്മാവാണ്. അതിനവിടെ നിർദ്ദേശിച്ചു. അത് സൂക്ഷ്മത്തിനപ്പുറം. സ്ഥൂലത്തെയും സൂക്ഷ്മത്തെയും മനസ്സിലാക്കാൻ എളുപ്പമാണ്. ജാഗ്രത സ്വപ്നം ഉണ്ടെങ്കിൽ പിന്നെ സ്ഥൂല സൂക്ഷ്മങ്ങളെ മനസ്സിലാക്കുന്നത് എളുപ്പമാണ്. പക്ഷെ സുഷുപ്തിയെ മനസ്സിലാക്കുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് പറയുന്നു അതിനെങ്ങനെ മനസ്സിലാക്കണം? പ്രാജ്ഞനെ പരമാത്മാവായി മനസ്സിലാക്കുക. അത് തന്നെയാണ് പരമാത്മാവ്. പ്രാജ്ഞോഹീക പ്രാജ്ഞനെ പരമാത്മാ അതാണ് പരമാത്മാവ്. അതിനെ നിശ്ചായത്വേന അറിയേണ്ടവനായി നിർദ്ദിഷ്ടിരിക്കും. ഇത് കുത എന്തുകൊണ്ട്? പ്രകരണ. അതെങ്ങനെയാണ് പ്രാജ്ഞന പരമാത്മാവെന്ന് പറയുന്നു? അതാണ് അറിയേണ്ടതെന്ന് എന്തുകൊണ്ട് പറയുന്നു? അതാണ് ഇവിടുത്തെ സന്ദർഭം ശ്രുതിയിലെ. അങ്ങനെ പ്രാജ്ഞസഹി പ്രകരണം ഈ തത്വം വർത്ത ഇവിടെ മുഴുവൻ ചർച്ച ചെയ്യുന്നത് ആവർത്തിച്ച പ്രാജ്ഞനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള വിസ്തൃതമായ ചർച്ചയാണ് ഇവിടെയുള്ളത്. എങ്ങനെ പുരുഷാന്ന പരങ്കിഞ്ചസ കഷ്ടാസ പരാഗതി ഇത്യാദി നിർദ്ദേശിച്ച ആ പുരുഷനാണ് പരം. പുരുഷാന്ന പരങ്കിഞ്ചത് അതിനപ്പുറം മറ്റൊന്നുമില്ല. സ കഷ്ട അതാണ് പരമാവധി, സ ഗതി അതാണ് പരമമായ ഗതി, അതാണ് പരമമായ പ്രാപ്തിസ്ഥാനം, അതിനെയാണ് മുക്തി എന്ന് പറയുന്നത്. ഇങ്ങനെ പലതരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അത് മാത്രമല്ല സർവേഷ ഭൂതേഷു ഗൂഢോത്മാന പ്രകാശത്തെ സ സർവഭൂതങ്ങളിലും സർവപ്രാണികളിലും ഗൂഢനായിരിക്കുന്ന ഈ ആത്മാവ്, ഈ സ്വരൂപം, ഗൂഢോത്മാ ഗൂഢാത്മാവ് എന്ന പ്രകാശത്തെ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്? അതിനെ പ്രാജ്ഞനെന്ന് പറയുന്നത് അജ്ഞനാണ്. അങ്ങനെ പറയാറുണ്ട്, അത് പ്രകൃഷ്ടമായ അജ്ഞാനത്തോടു കൂടിയതാണ് എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വേണമെങ്കിലും പറയാം പരമാത്മാവിനെ, അത് പരമാത്മാവായിട്ടും അങ്ങനെ പറയാം അത് അജ്ഞാനത്തോടു കൂടിയതാണ് എന്ന് വെച്ചാൽ അതെന്റെ ജ്ഞാനത്തിന് വിഷയമാകുന്നില്ല, അതുകൊണ്ടാണ് അതിനറിയാൻ കഴിയുന്നില്ല. സതി സമ്പദ്ദിന വിദുഹു സതി സമ്പദ്യാമഹേ, സദാ സത്തിലേക്ക് ഏകീഭവനം സംഭവിച്ചുകൊണ്ടിരുന്നിട്ടും അറിയുന്നില്ല ഞാനിതാ സത്തിനെ പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ അറിയാത്തവൻ, അറിവില്ലാത്തവൻ, അജ്ഞാനത്തോടുകൂടിയവൻ എന്ന് പറയുന്നതിനും തെറ്റില്ല. പക്ഷെ അതിന്റെ താല്പര്യം വേറെയാണ്. നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ ഏതെങ്കിലും കട്ടി പിടിച്ച അജ്ഞാനത്തെക്കുറിച്ച് പറയുന്നതല്ല, ബോധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ജാഗ്രതയിൽ തിരിച്ചു വന്നിട്ട് വീണ്ടും ബോധത്തിന് വേണ്ടി പരിശ്രമം ചെയ്യേണ്ടി വരുന്നത്. അത് സ്വരൂപമാണ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതാണ് ന്യായമാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് വിശേഷിച്ച്? എന്താ തനതായിരിക്കുമ്പോൾ അതിനറിയുന്നില്ല. അവിടെ നിന്ന് വ്യതിചലനം സംഭവിക്കുന്നു ആ പ്രാജ്ഞാവസ്ഥയിൽ. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ഒന്നും അറിഞ്ഞില്ല, ഒന്നും അറിയാത്ത അവസ്ഥ കൊണ്ട് തനിക്കെന്താ പ്രയോജനം? യാതൊരു പ്രയോജനവുമില്ല. അടുത്തിന്റെ ഭാഷകാരം പറയും, നിങ്ങൾക്ക് സർപ്പത്തിന്റെ ഭ്രമമുണ്ടായി, ഭ്രമത്തിൽ നിന്നും മാറി, തനിക്കെന്താ പ്രയോജനം? ആ രജ്ജുവിനെന്താ പ്രയോജനം? രജ്ജുവിന് സർപ്പം വന്നു, രജ്ജുവിന് ഭയം വന്നു, രജ്ജുവിന് ഭയം മാറിയോ? യാതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ലല്ലോ. ഇതാണ് ആത്മാവിന്റെ സ്ഥിതി. ഇങ്ങനെയുള്ള ആത്മാവിന്റെ സ്വരൂപത്തെ കുറിച്ചാണ് ഒരു ബോധിക്കേണ്ടത്. അടുത്ത് പറയുക, ഇവിടെ എന്തിനാ ബോധിക്കാനാ പറയുന്നത്? ആ സ്വരൂപത്തെ, പരമാർത്ഥ തത്വത്തെ. അപ്പോ പറയുന്നു, ഞാൻ വരുന്നു, പരമാർത്ഥ തത്വത്തെ അറിയുന്നതിന് മുമ്പ് ഞാൻ ആള് മോശമായിരുന്നു, പരമാർത്ഥ തത്വത്തെ അറിഞ്ഞപ്പോൾ ഞാൻ നന്നായി. പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടായതുകൊണ്ട്, പരമാർത്ഥ തത്വത്തെ ആരാ ബോധിച്ചത്? എവിടെയാണ് സർപ്പത്തെ കണ്ടത്? എവിടെയാണ് സർപ്പം മറഞ്ഞുപോയത്? രജ്ജുവിലാണ് സർപ്പത്തെ കണ്ടപ്പോഴും സർപ്പം മറഞ്ഞപ്പോഴും അവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ? എന്തെങ്കിലും സംഭവിക്കുമോ? എന്തുകൊണ്ട് അവിടുത്തെ സർപ്പത്തിന്റെ പ്രതീതിയും സർപ്പത്തിന്റെ ഇതെല്ലാം എന്താണ്? പ്രതീതി മാത്രമാണ്, സത്യസ്ഥിതിയില്ല. സത്യമായിരിക്കുന്നത് രജ്ജു മാത്രം. അതുപോലെ ഇവിടെ ജാഗ്രതയിൽ അറിയുന്നു ഇതെല്ലാം, സ്വപ്നത്തിൽ സൂക്ഷ്മത്തെ അറിയുന്നു, സുഷുപ്തിയിൽ അറിയുന്നില്ല, അവിടെ അറിവില്ല. ഇതെല്ലാം കൊണ്ട് തനിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. ശരി, ഞാൻ ജാഗ്രതയിൽ വന്നു, ഇതറിഞ്ഞു, അതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. കാരണം എന്തുകൊണ്ട് വരുന്നില്ല? ആരാണ് അറിഞ്ഞത് എന്നുള്ള, എവിടെയാണിത് സംഭവിച്ചത്? തൻ്റെ പരമാർത്ഥമായ ആ പ്രാജ്ഞസ്വരൂപത്തിലാണ്. അപ്പൊ അവിടെ ഒന്ന് സംഭവിക്കുന്നില്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമോ, മുമ്പ് ഞാൻ അങ്ങനെയായിരുന്നു, ഇപ്പൊ ഞാൻ ഇങ്ങനെയായി മാറിയിരിക്കുന്നു, ഞാൻ അജ്ഞനായിരുന്നപ്പോ ഇങ്ങനെ ആയിരുന്നു, ജ്ഞാനിയായപ്പോ ഇങ്ങനെയായി എന്ന് പറയുന്നത് എന്തുകൊണ്ട്? എന്താണ് തന്റെ പരമാർത്ഥത്തിലുള്ള സ്വരൂപം എന്ന് ധരിക്കാതെയാണ്. അല്ല, ഒരാൾ പറയണല്ല, ഞാൻ അജ്ഞനായിരുന്നപ്പോ സുഖത്തിനും ദുഃഖത്തിനും ഒക്കെ അതീതനായിരുന്നു, ഇപ്പോ അങ്ങനെയല്ല, ഞാൻ പരമസുഖിയാണെന്ന് പറഞ്ഞാൽ എന്താണ് തന്റെ ശരീരം, ഇന്ദ്രിയം, മനസ്സ്, കരണങ്ങൾ ഇതിനോടൊക്കെ താതാത്മ്യപ്പെട്ടിട്ട് പറയുകയാണ്. ഈ ശരീരത്തിലൂടെയും മനസ്സിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെയും എല്ലാം പ്രകടമാകുന്ന അനുഭവങ്ങളെ കണ്ടുകൊണ്ട് പറയുകയാണ്, ഞാൻ മാറിയിരിക്കുന്നു, എനിക്കത് വന്നു, ഇത് വന്നു എന്നെല്ലാം പറയും. എന്തുകൊണ്ട് അവിടെ യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല? തന്റെ സ്വരൂപം ഇന്നതാണ് എന്നാണ് ഒരാൾ അറിയുന്നതെങ്കിൽ, രജ്ജുവിൽ എങ്ങനെയാണോ സർപ്പം വന്നതും പോയതും രജ്ജുവിനെ ബാധിക്കാതിരിക്കുന്ന അതുപോലെ ഇവിടുത്തെ ജ്ഞാനവും അജ്ഞാനവും തന്നെ ബാധിക്കുന്നില്ല, തന്നിലതില്ല. പിന്നെ എവിടെയെങ്കിലും താനത് കണ്ടെത്തുന്നുണ്ടെങ്കിൽ സുഖത്തെയോ ദുഃഖത്തെയോ താൻ അതിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു, അല്ലാതെ കണ്ടെത്താൻ പറ്റത്തില്ല. പറയുന്നു, ഞാനെൻ്റെ മനസ്സിൻ്റെ സുഖത്തെ അനുഭവിക്കുന്നു. തീർച്ചയായും താൻ അതിനോട് താതാന്ത്യപ്പെട്ടു. അത് തൻ്റെ പരമാർത്ഥാവസ്ഥയല്ല. തൻ്റെ പരമാർത്ഥാവസ്ഥ എങ്ങനെയാണ്? ഒന്നിനോടും താതാത്മ്യപ്പെടാതിരിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിലൂടെ പറയുന്നത് പ്രാജ്ഞൻ പരമാത്മാവ്, അതിനെ ബോധിക്കാനാണ് ഇവിടെ പറയുന്നത്. സംഖ്യന്മാരെന്തിനാണ് ബോധിക്കുന്നത്? ഒന്നുകിൽ അവർ ഈ പരിണമിച്ചിരിക്കുന്ന പ്രകൃതിയെ ബോധിക്കും, അല്ലെങ്കിൽ പരിണാമരഹിതമായിരിക്കുന്ന സമത്വാവസ്ഥയിലിരിക്കുന്ന പ്രധാനത്തെ ബോധിക്കുന്നു. അതാണ് യോഗികൾക്ക് സമാധി എന്നുള്ള ആശയം കിട്ടരുത്. അത് സാഖ്യത്തിൽ നിന്നാണ്. അതാണ് പറയുന്നത്, രണ്ടും തമ്മിൽ അത്രയും ബന്ധമുണ്ടെന്ന്. കാരണം സാഖ്യന്മാരൊരു തത്വത്തെക്കുറിച്ച് പറയുന്നു, പ്രകൃതിക്ക് അങ്ങനെ ഒരവസ്ഥയുണ്ട്, അത് സൃഷ്ടിയില്ലാതെ ഗുണസാമ്യത്തെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരവസ്ഥ എന്താണത്? അതിനെ യോഗി പറയും, അതാണ് സമാധി. ഒരു തരത്തിലുള്ള പരിണാമങ്ങളും ചിത്രത്തിൽ സംഭവിക്കാതെ നിവാദ ദീപത്തെപ്പോലെ, കാറ്റില്ലാത്ത സ്ഥലത്തിരിക്കുന്ന തീനാളത്തെപ്പോലെ നിശ്ചലമായിരിക്കുന്ന മനസ്സിൻ്റെ അവസ്ഥ. ഇത് സാഖ്യത്തിൽ നിന്ന് ഒന്നാണ്. ഇതിനും അദ്വൈതമായിട്ടൊന്നും ഒരു ബന്ധമുണ്ട്. ഇത് രണ്ട് കാര്യങ്ങളിലാണ്. ഇതെന്താണ് അദ്വൈതി പറയുന്ന അദ്വൈതബോധം, എന്താണ് സാഖ്യൻ പറയുന്ന ഉപാസന, ഇതിനെക്കുറിച്ചൊന്നും പരസ്പര ബോധമില്ലാതെ ബന്ധമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധമില്ലാതെ ഇതിനെ ബന്ധപ്പെടുത്തിയാണ് അതും ഇതും എല്ലാം കൂടെ യോജിപ്പിക്കുന്നത്. ഇതൊന്നും പരസ്പരം യോജിപ്പിക്കാൻ പറ്റില്ല. മോരും മുതിരയും എന്ന് പറയുന്ന പോലെ ഇത് രണ്ടും കൂടെ ചേർക്കാൻ പറ്റത്തില്ല. മോരല്ല മുതിര കലക്കി എങ്ങനെ ഇരിക്കും? അതുപോലെ ഇരിക്കുന്ന സാധനങ്ങളായത് അടുത്തത് വ്യക്തമായും പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നതിലൂടെ യോഗി എന്താണോ അദ്വൈതി പറയുന്നില്ല, എന്താണോ പ്രധാനമില്ലെന്നോ പ്രധാനത്തിന് സാമ്യാവസ്ഥയില്ലെന്നോ മനസ്സിന് സമാധിയവസ്ഥയില്ലെന്നോ അതൊന്നും ഇവിടെ പറയുന്നില്ല. അതുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. അതാണ് ഭാഷ്യകാരൻ പറയുന്നത്, എന്തിനെവിടെ അറിയണം പ്രാജ്ഞനെ, പ്രാജ്ഞനാരാണ് പരമാത്മാവ്, ഇതാണ്. അതാരാ? അത് നീയാണ് തത്വമസി. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് എത്ര തവണ പറഞ്ഞാലും തലയ്ക്കകത്ത് കയറാനുള്ള യോഗം ഉണ്ടെങ്കിലേ കയറത്തുള്ളൂ. പറയില്ല, എല്ലാത്തിനും ഒരു യോഗം വേണം. അതില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഒരു കാര്യം, പ്രാജ്ഞോഹിക പരമാത്മാ, പ്രാജ്ഞനാകുന്ന പരമാത്മാവിനെയാണ് ഇഹ നിശ്ചായത്വേന, നിശ്ചായം നിശ്ചയം ഇവിടെ ജ്ഞേയമായി നിർദ്ദേശിക്കുന്നത് പ്രാജ്ഞൻ ആകുന്ന പരമാത്മാവിനെയാണ്. കുതഹ പ്രകരണ പ്രാജ്ഞസീ പ്രകരണം ഇതം വർത്തതി. ഇവിടെ ആദ്യം മുതൽ അവസാനം വരെ ഇവിടെ ചർച്ചകളെ ഭാഷകാരൻ ഇനി വീണ്ടും ആവർത്തിക്കും കേട്ടോ. സംശയത്തിൻ്റെ ഇവിടെ വിസ്തൃതമായ ഒരു ചർച്ചയാണ്. പുരുഷാന്ന പരം കിഞ്ചിത് സ കാഷ്ട സ പരാഗതി ഇത്യാദി നിർദ്ദേശ പറയുന്നു. പുരുഷനപ്പുറമൊന്നുമില്ല എന്താണ് എന്നുവെച്ചാൽ, സ്ഥൂല സൂക്ഷ്മങ്ങൾക്ക് അപ്പുറം പുരുഷൻ എന്ന് പറഞ്ഞാൽ സ്ഥൂല സൂക്ഷ്മങ്ങൾക്ക് ആധാരമായിരിക്കുന്ന പുരുഷൻ, അതാണ് പുരുഷനിൽ നിന്ന് ഈ സ്ഥൂല സൂക്ഷ്മങ്ങൾ പ്രകടമാകുന്നു. പുരുഷനിൽ നിന്ന് ഈ ജാഗ്രത ഇങ്ങനെ സ്ഥൂല രൂപത്തിൽ പ്രകടമാകുന്നു. അതേ പുരുഷനിൽ നിന്ന് സ്വപ്നം സൂക്ഷ്മരൂപത്തിൽ പ്രകടമാകുന്നു. ഇവിടെ സൂക്ഷ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജാഗ്രതയിലെ സൂക്ഷ്മത്തെ ഒന്നും എടുത്തു കളയും. ജാഗ്രതയിൽ എന്താണ് എന്തൊക്കെ പ്രകടമാകുന്നുണ്ടോ അതെല്ലാം സ്ഥൂലം തന്നെ. എൻ്റെ പരിണാമത്തിൽ വരുന്ന വ്യത്യാസമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ജാഗ്രതയിലെ എല്ലാ സ്ഥൂലം എന്ന് പറയുന്നു. പരമാണ് സൂക്ഷ്മം അല്ലേ? നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതൊക്കെ സൂക്ഷ്മം അല്ലേ? എന്ന് നമുക്കൊരു വിഷയ വിഭജനം ജാഗ്രതത്തിലെ പദാർത്ഥങ്ങളെ സംബന്ധിച്ച് ചെയ്യാം. പക്ഷെ സ്വപ്നവുമായി തരപ്പെടുത്തുമ്പോൾ ഈ ജാഗ്രതത്തിൽ എന്തൊക്കെ അനുഭവിക്കുന്നോ നമ്മളതിനെ എത്ര സൂക്ഷ്മമെന്ന് കരുതിയാലും അതല്ല സ്ഥൂലം തന്നെ. എന്തുകൊണ്ട്? ഈ ജാഗ്രതത്തിലെ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലൂടെ ഗ്രഹിക്കുന്നതെല്ലാം സ്ഥൂലമാണ്, അതിൻ്റെ വിഷയം എന്നുള്ളതാണ് ജാഗ്രത ഇന്ദ്രിയങ്ങളുടെ വിഷയം. അതെല്ലാം ജാഗ്രത ഇന്ദ്രിയ വിഷയം എന്നുള്ള നിലയ്ക്ക് അതെല്ലാം സ്ഥൂലമാണ്. അയ്യോ, സ്വപ്നത്തിൽ ഈ ജാഗ്രതത്തിലെ ഇന്ദ്രിയമല്ലേ? അല്ല. എന്തുകൊണ്ട്? സ്വപ്നത്തിൽ ചക്ഷുഷ്മാൻ കണ്ണുള്ളവനായിരിക്കുന്നവൻ ജാഗ്രതയിൽ ചിലപ്പോൾ അന്ധനായിരിക്കും. ജാഗ്രതത്തിൽ കണ്ണുള്ളവൻ സ്വപ്നത്തിൽ അന്ധനാകും. അപ്പോൾ ഇവിടെ എല്ലാ ഇന്ദ്രിയങ്ങളൊന്നല്ല. ജാഗ്രതത്തിലെ മനസ്സല്ല, സ്വപ്നത്തിലെ മനസ്സ്, എല്ലാം മാറുന്നു. അപ്പോൾ അവിടത്തെ ഇന്ദ്രിയങ്ങൾ, അവിടത്തെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്ന വിഷയങ്ങളെല്ലാം സൂക്ഷ്മം, ഇവിടെ സ്ഥൂലം. ആ രീതിയിലാണ് ഇവിടെ പറയുന്നത് രണ്ട് രണ്ടാണ്. ചില സ്ഥലത്ത് പറയും ജാഗ്രത സ്ഥൂലവും സൂക്ഷ്മവും ഉണ്ടെന്ന് പറയും. ഇവിടെ ആ രീതിയിലല്ല പറയുന്നത്. അവിടെ പറയുന്നു ഈ സ്ഥൂല രൂപത്തിലുള്ള ജാഗ്രത സൂക്ഷ്മരൂപത്തിൽ ഉള്ള സ്വപ്നവും ഇത് എവിടെ നടക്കുന്നു? പ്രാജ്ഞനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പ്രാജ്ഞനാണ് പുരുഷൻ, പരമപുരുഷൻ. പുരുഷാന്ന പരം കിഞ്ചിത്, അതിനപ്പുറം ഒന്നും പോകാൻ പറ്റില്ല. അവന് തുര്യനോന്ന് ചോദി. ആ തുര്യൻ തന്നെയാണ് ഇവിടെ ജാഗ്രതത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ തുര്യന് തന്നെ സ്വപ്നത്തിൽ സൂക്ഷ്മ സംഭവിച്ചതും തുര്യന് തന്നെ സുഷുപ്തിയിൽ ആ പുരുഷനായിരിക്കുന്നതും പ്രാജ്ഞനായിരിക്കുന്നു. അത് തന്നെ തുര്യൻ. പുരുഷാന്ന പരം കിഞ്ചിത്, അതിനപ്പുറം ഒന്നുമില്ല. സ കഷ്ട സ പരാഗതി, അതാണ് പരമമായ ഗതി. ബുദ്ധിക്ക് പരമമായി എത്തിച്ചേരാവുന്ന, പരമമായി അറിയാൻ കഴിയുന്ന സ്ഥാനം അതാണ് ഇത്യാദി നിർദ്ദേശം. ഇങ്ങനെ പലതരത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതിന്റെ ദൃശ്യതേതു അഗ്രിയ ബുദ്ധിയ, അതിസൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് അതിനെ ഗ്രഹിക്കാൻ പറ്റുന്നു എന്നും മറ്റും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് തന്നെ പറയുന്നു, ഏഷ സർവേഷു ഭൂതേഷു ഗൂഢോത്മാന പ്രകാശത. ആ ഇതാണ്, ഇത് ഗൂഢാത്മാവാണെന്ന് പറയുന്നു. എന്തുകൊണ്ട് ഈ പ്രാജ്ഞന ഗൂഢാത്മാവെന്ന് പറയുന്നു? അത് പുസ്തകത്തിൽ പറയുന്നില്ല, ശ്രുതി പറയുന്നില്ല, നമ്മുടെ അനുഭവം തന്നെയാണ്. നമ്മളെന്ത് പറയുന്നു? ഒന്നും പറഞ്ഞില്ല. അറിയാത്ത ഒന്നിനാണ് പറയുന്നത് ഗൂഢം. അത് എന്തുകൊണ്ട് അറിഞ്ഞില്ല? ന പ്രകാശത, അത് പ്രകാശിക്കുന്നില്ല. ഈ ജാഗ്രതത്തിൽ ഇവിടെ എനിക്ക് ഞാൻ പ്രകാശിക്കുന്നു, ഞാൻ പറയുന്നതാ ഞാൻ ഇന്നാരാണ്, ഞാൻ പണ്ഡിതനാണ്, ഞാൻ പാമരനാണ്, ബുദ്ധിയുള്ളവനാണ്, ബുദ്ധിയില്ലാത്തവനാണ്. ഇത് ഞാൻ എന്നെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ഇവിടെ ഞാൻ എനിക്ക് പ്രകാശിക്കുന്നു. ഇതുപോലെ അവിടെ സുഷുപ്തിയിൽ പ്രാജ്ഞൻ പ്രകാശിക്കുന്നുണ്ടോ? ഇല്ല, അവിടെ പ്രകാശിക്കുന്നില്ല. അതവിടെ ഗൂഢോത്മാവായിരിക്കുന്നു, പിടികിട്ടുന്നില്ല, അവിടെ നിന്ന് പിടികിട്ടുന്നില്ല. ഇവിടെ ഇരുന്ന് നമ്മൾ പറയുന്നു ഒന്നും അറിഞ്ഞില്ല. എന്നാൽ അറിയാത്തവനായിരുന്ന എന്നെ എനിക്കൊട്ട് നിഷേധിക്കാനും വയ്യ. അറിയാത്തവനായ, ഒന്നും അറിയാത്തവനായ ഞാൻ അങ്ങനെ ഒരുവൻ അവിടെ ഇല്ലായിരുന്നു, അത് പറയാൻ വയ്യ. എന്നാൽ അത് പ്രകാശിക്കുന്നില്ല, ഗൂഢോത്മാവെന്ന പ്രകാശത്തെ. ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് വാസ്തവത്തിൽ അനുഭവത്തിന് അതീതമാണ്. അതാണ് ഇവിടെ പറയുന്നത് ഗൂഢാത്മാവെന്ന പ്രകാശത. പക്ഷേ അത് അനുഭവ അതീതമാണെന്നുള്ളതും ഒരറിവാണ്. അത് എവിടെ മനസ്സിലാക്കണം? അനുഭവത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കണം. അതിനുവേണ്ടി പറയുകയാണ് ഗൂഢാത്മാവെന്ന പ്രകാശത്തെ. ഇത് ദുർജ്ഞാതത്വ വചന ദുർജ്ഞാതമാണ്, ദുഃഖേന ജ്ഞാതം ശക്തി. അത് അതിനെക്കുറിച്ച് ഗ്രഹിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അത് രണ്ടും അവിടെ യോജിക്കും. അതിനെ ഗ്രഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് യോജിക്കും. അത് നമ്മുടെ അനുഭവം തന്നെ എന്താണെന്നൊന്നും അറിഞ്ഞില്ല. എന്നാൽ അതിനെ ഗ്രഹിക്കാം, അത് ഗ്രഹിക്കേണ്ടതാണ് എന്ന് യോജിക്കും. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഈ ശ്രുതിയും ഉപദേശവും ഗുരുവും എല്ലാം വ്യർത്ഥമാണ്, ഇവരുടെയൊക്കെ ആവശ്യം തോന്നും. അപ്പോ ഇത് രണ്ടും ചേരുന്ന സ്ഥലമാണ്. അതാണ് ദുർജ്ഞാതത്വജന തസ്യവജ്ഞേയത്വ ആകാംക്ഷ. അതാണ് ദുർജ്ഞാതം എന്ന് പറയുമ്പോഴാണ് നമുക്ക് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു കാര്യം അരുത് എന്ന് പറയുമ്പോഴാണ് എന്തുകൊണ്ടായിക്കൂടാന്നുള്ള ചിന്തയുണ്ടാകുന്നത്. ഏത് വിഷയത്തെ സംബന്ധിച്ചാലും നിഷേധം ജിജ്ഞാസയുണ്ടാക്കും. എവിടെ മനുഷ്യന്റെ ബുദ്ധി അങ്ങോട്ട് പോകും. അപ്പോൾ ശ്രുതി പറയുന്നു അത് ദുർജ്ഞേയമാണ്. അപ്പോൾ പറയുന്നു ജ്ഞേയത്വാകാംക്ഷ ആകാംക്ഷനാണ്. ഉടനവിടെ എന്താ ദുർജ്ഞേയമായിരിക്കുന്നത്? അറിയാനുള്ള ആഗ്രഹം ഉടനെ ഉണ്ടാകുന്നു. ഏതിനാണ് ആ ദുർജ്ഞേയം എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടത് ദുർജ്ഞേയമായിരിക്കുന്നു? ഇങ്ങനെ ഒരു ആകാംക്ഷ മനസ്സിലുണ്ടാവും. ദുർജ്ഞേയം എന്ന് പറയുന്നതുകൊണ്ട് പ്രയോജനമുണ്ട്. അതുകൊണ്ടാണ് എന്താണ് ഒന്നും അറിയാതിരുന്ന ഒന്നും അറിഞ്ഞില്ല എന്ന് സ്വയം അറിഞ്ഞുകൊണ്ട് അതിനെ അറിയാൻ ശ്രമിക്കുന്നത്, അതിനെക്കുറിച്ച് പറയുന്നത്, അതിൻ്റെ അറിവിനെ പ്രസംഗിക്കുന്നത്. ചിലർ അവകാശപ്പെടുന്നു ഞാനതിനെ അറിയുന്നു, ചിലർ പറയുന്നു അറിയുന്നില്ല അജ്ഞനാണ് ഞാൻ അറിഞ്ഞു എന്നാലും ഒന്നും പറയുന്നില്ല, ഇങ്ങനെ പലതരത്തിലേ പറയുന്നു. ഇതെല്ലാം എന്തുകൊണ്ട് ദുർജ്ഞേയം എന്ന് പറഞ്ഞിരിക്കുന്നുകൊണ്ടുള്ള ആകാംക്ഷണം ആകാംക്ഷ ഉണ്ടാകുന്നുകൊണ്ടാണ്. ജയത്വകാംക്ഷണ അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ തൊഴിലിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം ഏതുവരെയാണ് നിർത്തിയത്? അല്ല, അവിടെ നിന്ന് വേണമെന്നില്ല. കഴിഞ്ഞ സൂത്രം മൂലം തുടങ്ങാം. ജ്ഞേയത്വ അവചനാച്ച എല്ലായിടവും ഒരുപോലെ തന്നെ. ആരെങ്കിലും എഴുന്നേറ്റ് ഓടുന്നുണ്ടോ? ജ്ഞേയത്വനച്ച സാഖ്യൈഹി പ്രധാനം വിസർഗം എന്ന അങ്ങനെയാണ് സ്മര്യത. ഗുണപുരുഷാന്തര ജ്ഞാനാത് കൈവല്യമിതി വദദ്ഭി എല്ലാം പറയണം. ശരി, നഹി ഗുണസ്വരൂപം അജ്ഞാത്വ ഗുണേഭ്യ പുരുഷസ്യ അന്തരം സഖ്യം ജ്ഞാതുമിതി ക്വചിച്ച വിഭൂതി വിശേഷപ്രാപ്തയെ പ്രധാനം ജ്ഞേയമിതി സ്മരന്തി നച്ച ഇദം ഇഹ അവ്യക്തം. അക സവർണ ദീർഘ ഇഹ അവ്യക്തം സ്പഷ്ടമല്ലേ. നേയത്വേന ഉച്യതേ പദമാത്രം ഹി അവ്യക്തശബ്ദ അവ്യക്തശബ്ദ ന ഇഹ അവ്യക്തം സവർണ ദീർഘ ജ്ഞാതവ്യം ഉപാസിതവ്യം ച ഇതി. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പഠിച്ച സന്ധികളാണ് കൂടുതലും വരുന്നത്, അല്ലാത്ത സന്ധികൾ വളരെ വിരളമായേ ഉള്ളൂ. വാക്യമസ്തി എന്നുവച്ച അനുപദിഷ്ട പദാർത്ഥജ്ഞാനം പുരുഷാർത്ഥമിതി ചക്യം പ്രതിപത്തും തസ്മാദപി ന അവ്യക്തശബ്ദേന പ്രധാനോ വിധീയത അസ്മാകം തു രഥരൂപകൃത ശരീരാദി അനുസരണേണ വിഷ്ണുരേവ. എന്താണ് തേനീച്ച മൂളുന്നൊരു മൂളകം കൊടുക്കും? ആരുടെയും വായിൽ നിന്ന് പുറത്തൊന്നും ധൈര്യമായിട്ട് വരുന്നില്ല. ആ ധൈര്യം വരണം. സജുഷ ഒരു പിന്നെ പിന്നെ അത്രയേ ഉള്ളൂ. സജുഷ ഒരു തീർന്നു, അതറിഞ്ഞിരിക്കണം. കാരണം എന്തുകൊണ്ട് എന്നുകൂടെ ചിന്തിക്കണം. സ്വസ്വരൂപെന്നോ ഏതൊക്കെയാണ് വരാൻ ചാൻസുള്ള ഏതൊക്കെ സൂത്രങ്ങളാണ്? ഹരവസാണ് സർജനീയ അതോരോ അപ്പുളുതപ്പുളുതേ വസിച്ച ഭോഗോപൂർവസിയോസി. അത് അത് വന്നതിന് ശേഷം ആ രോരി രൂ വന്നു കഴിഞ്ഞാൽ അതും വരാം. അതിനു മുമ്പ് വരാനുള്ള ഏത് സൂത്രമാണ്? രൂ വരുന്നതിന് മുമ്പ് വരാൻ ചാൻസുള്ള സൂത്രം ഏതത്തതോ സ്വരൂപം. അപ്പൊ എന്തായാലും അതില്ല, ഇവിടെ രേഖ വിരിക്കുന്നുണ്ട്, അത് സംഭവിച്ചില്ല. എന്തുകൊണ്ട് ഏതത്തതോഹോ ഒന്നില്ല? ഏതത്ത് തത്ത് ശബ്ദം ഉണ്ടെങ്കിലേ അത് വരും, ഇതല്ല. പിന്നെ ഓരോന്നായിട്ട് നോക്കണം, എന്തുകൊണ്ട് രേഖം വന്നിട്ട് വിസർഗം വന്നില്ല? പരത്തിൽ ഖരില്ല, പരത്തിലൂടെ എന്താണ് ഇരിക്കുന്നത്? ഏകാരം ഇരിക്കുന്നു. എന്തുകൊണ്ട് അത് ഓരോ അപ്പുഴത്തെ അതപ്പുഴത്തെ വന്നില്ല? പുറത്തിൽ പരസ്യമില്ല, പരത്തിൽ. എന്തുകൊണ്ട് ഹസിച്ച വന്നില്ല? പരത്തിൽ ഹസില്ല, പൂർവത്തില് രണ്ടുമില്ല. എന്തുകൊണ്ട് ഭോഗോപൂർവസി ഹസി വന്നില്ല? പൂർവത്തില് കാരമില്ല, ആയില്ല. ഇതൊരു ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും ഇതുപോലെയാണ്. വിഷ്ണു ഹോ എന്ന് വിഗ്രഹിക്കും. ഏവ പരമം പദം ദർശയിത്തും അയോപന്യാസ ഇതി ഭോ അഗോ പുരുഷയോ അസി വന്നു യകാരം നവപദശാദ്യസി വന്നു. പിന്നെ പിന്നെ അത് കഴിഞ്ഞ് വികാരം ലോപിച്ചിട്ട് വികാരം ലോപിച്ചിട്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉറുത്രാസിദ്ധം, സന്ധി വരുന്നില്ല. ഇതി അനവദ്യം പദ്ധതി ചെയ്യുന്ന പ്രാജ്ഞി പറഞ്ഞ അത്ര ആഹ സംഖ്യ നേത്വ അവിടെ നേത്വസ്യവചനാണ്. പിന്നെ സന്ധി വന്നിരിക്കുന്നു. ഇതി അസിദ്ധം കഥം ശ്രീദേഹി ഉത്തരത്ര അവ്യക്തശബ്ദ അവ്യക്തശബ്ദോതി തസ്യ പ്രധാനസ്യ നേത്വവചനം അശബ്ദം അസ്പർശന രൂപമഭിയും തഥാരസം തഥാ അരസം. അവിടെ ഒരു വര കൊടുത്തിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തിൽ ആ ദീർഘമുണ്ട്, പരത്തിലൊരു ഹ്രസ്വകാരമുണ്ടെന്ന് കാണിക്കാൻ. നിത്യം അഗന്ധവചയത് അനാദി അനന്തം മഹദാത്പരം ധ്രുവം നിചായത്തം മൃത്യു മുഖാത് പ്രമിച്ചത് ഇതി അത്ര ഹി യാദൃശ്യം ശബ്ദ അധീനം പ്രധാനം മഹദഹപരം. ധാരാളമായി വരുന്ന ഒരു സൂത്രമാണ്, കണ്ടാൽ നിസാരമെന്ന് തോന്നും. സ്മൃതവും നിരൂപിതം താദൃശമേവ നിശ്ചായത്വേന നിർദ്ദിഷ്ടം തസ്മാത് പ്രധാനം ഏവ ഇതം തദേവച വ്യക്താവ്യക്ത നിർദ്ദിഷ്ടം ഇതി അത്ര ഭ്രൂമഹ നായിഹ പ്രധാന നിശ്ചായത്വേന നിർദ്ദിഷ്ടം പ്രാജ്ഞോ ഹി ഇഹ ഹി ഇഹ ഹി ഇഹ എന്നിടത്ത് ദീർഘ പരമാത്മാ നിശ്ചായത്വേന നിർദ്ദിഷ്ട ഇതി ഭൂഭഗോ ഗുരുശേഷി പശ്ചാത്തലദേശീയ പൂർവത്രാസിദ്ധം ഇതി ഗമ്യതേ കുത പ്രകരണാത് പ്രാജ്ഞസി പ്രകരണം ഇവിടത്തെ വർത്തത്തെ പുരുഷാത്മ പരം കിഞ്ചിത് സ കാഷ്ട സ പരാഗതി ഇത്യാദിനിർദ്ദേശാദേശ സർവേഷു ഭൂതേഷു ഗൂഢോത്മാന പ്രകാശതീതി ച ദുർജ്ഞാതത്വവചനേന തസ്യ ഏവ നേയത്വകാംക്ഷണാം യച്ഛേത് വാങ്മനസി പ്രാജ്ഞ ഇതി ച തജ്ഞാനായ ഏവ വാഗാതി സമ്മേനസ്യ വിഹിതത്വ സുഷു മൃത്യുമുഖ പ്രമോക്ഷണ ഫലത്വച്ച നഹി പ്രധാന മാത്രം നിശ്ചായ മൃത്യുമുഖ പ്രമിച്ചേത്തേതി പുറത്രാസിദ്ധ്യം സംഖ്യീരിഷ്യത്തെ ചേതനാത്മവിജ്ഞാനാധി മൃത്യുമുഖാ പ്രമുച്യത്തെ ഇതി നവശാലസ്യ വിവദമഹ സർവേഷു വേദാദിഷു പ്രാജ്ഞസ്യ ഏവ ആത്മനോ അശബ്ദാദി ഭോ ഭഗവാൻ ആരാ പറഞ്ഞു? ഒന്നുകൂടെ നോക്കുക, എന്നിട്ട് പറയുക. ആത്മനോ അശബ്ദാദി അതോരോ പ്രതാപ തിരിഞ്ഞു പോരുന്ന എന്നുകൊണ്ട് ഇവിടെ പൂർവ്വത്തിലും പരത്തിലും അകാരം ഇരിക്കുന്നു. ഒന്ന് നോക്കണം, ആത്മനോ പരത്തിലൊരകാരം കണ്ടുകഴിഞ്ഞാൽ പിന്നെ സംശയിക്കണ്ട, വേറൊന്നും വരത്തില്ല. അതോരോ പ്രതാപ്രതേ പിന്നെ ആ ഗുണ എങ്ങപ്പതാന്താതീ ശബ്ദാദി ധർമ്മത്വ അഭിലപ്യതേ തസ്മാന്ന പ്രധാനസി അത്ര ജ്ഞേയത്വം വ്യക്ത ശബ്ദം നിർദ്ദിഷ്ടം വാ ത്രയാണാം ഏവ ച ഏവം ഉപന്യാസ പ്രശ്നശ്ച പ്രശ്നഹ ച എല്ലാ സൂത്രങ്ങളും പറയണം അവിടെ. ഇത്ര സൂത്രങ്ങളും വരും. സജുഷോരു ഖരവസാനയോർ വിസർജനീയ വിസർജനീയ ഈ പറഞ്ഞെല്ലാം വരും. എവിടെ നിന്ന് തുടങ്ങും? സസജുഷോരു ഇത് ആവർത്തിച്ച് പറയുന്നതിന് മടിക്കേണ്ട, കാരണം ഇത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആവർത്തിക്കും, മറന്നു പോകും. ലാഭം നോക്കിയിട്ട് സ്തോസ്തുനാശുന്ന് മാത്രം പറയേണ്ട കാര്യം, എല്ലാം പറയുന്നതുകൊണ്ട് ഒരു നഷ്ടവും വരത്തില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളെല്ലാവരും വ്യാകരണത്തിന്റെ പരീക്ഷ പാസ്സായിരിക്കും. ഇനി ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം. ഇതസ്യ പ്രധാനസ്യ അവ്യക്തശബ്ദവാച്യത്വം യസ്മാത് ത്രയാണാമേവ പദാർത്ഥാനാം അഗ്നിജീവ പരമാത്മനാം അസ്മിൻ ഗണത്തെ കഠവല്ലേഷു വരപ്രധാന സാമർഥ്യാത് വക്തവ്യതയാ ഉപന്യാസോ ദൃശ്യത്തെ ഉപന്യാസോ ദൃശ്യത്തെ ഉപന്യാസോ ദൃശ്യത്തെ അശിജയ്ക്ക് മുമ്പ് വിസർഗം വന്നോ? വിസർജനിത വന്നോ? ഉപന്യാസോ ദൃശ്യത എന്നിടത്ത് ഹസിച്ച വന്നു. ഇവിടെ എന്തുകൊണ്ട് ഈ പറഞ്ഞതൊന്നും വരുന്നില്ല? ഖരിജ എന്തുകൊണ്ട് വരുന്നില്ല? ഖരില്ല, ദാ എന്ന് പറയുന്നത് ഖരിപ്പെടുത്തില്ല, അശിൽപ്പെടുന്നതാണ്. അത് നമ്മൾ എന്ത് ചെയ്തു? രണ്ടായി പിരിച്ചു, ഒന്ന് അശ്, മറ്റൊന്ന് ഖരി. അതെപ്പോഴും മനസ്സിരിക്കണം. ഖരിജ ഖരിൽപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ വരുമ്പം വിസർഗം, സകാരം, ശുത്വം, അല്ലെങ്കിൽ വിസർഗം, അല്ലെങ്കിൽ ഷകാരം, ഷ്ടുത്വം, ഇങ്ങനെയൊക്കെ ഇരിക്കും. ഓ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ ഖരിജി പോകുന്നു? എന്തുകൊണ്ട്? അശ് പരത്തിലിരുന്നാലേ അത് വരത്തുള്ളൂ. അത് ഉപന്യാസോ എന്നുള്ള ആ ഓകാരം കണ്ടാൽ അപ്പൊ തന്നെ തീരുമാനിച്ചോളും പിന്നെ കര് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനേ പോകരുത്. അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഒന്നുകിൽ അത് ഒരു അപ്ലത അല്ലെങ്കിൽ ഇതെല്ലാം വേറെ വരും. പിന്നെ സൂത്രങ്ങളെ കൂടി ചിന്തിച്ചാൽ മതി. എന്ന് പറയാം അന്യഥ അനുപപത്യ, ഇതല്ലാതെ മറ്റൊന്ന് വരാൻ വഴിയില്ല എന്നുള്ള ആ ബോധം ആദ്യം വേണം. തദ്വിഷയ ഏവ, തദ്വിഷയേ ഏവ ഇങ്ങനെ വരുന്നിടത്ത് ഭൂപൂർവസി വരാം, ഏച്ചുവായും വരാം. പിരിക്കുന്നിടത്ത് ശ്രദ്ധിക്കണം. തദ്വിഷയ ഏവ എന്നാണെങ്കിൽ എന്ത് വരും? തദ്വിഷയഹ ഏവ എന്നാണെങ്കിൽ, തദ്വിഷയവ എന്നാണെങ്കിൽ വിഷയേ ഏവ എന്നാണെങ്കിൽ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പരിചയം വേണം, ശബ്ദങ്ങളെ കുറിച്ചുള്ള പരിചയം വേണം. വിഷയ ഏവ പ്രശ്നം, ആ പ്രശ്നം ആ വിഷയത്തിലാണ് സപ്തമീന്ന്. തസ്മിൻ വിഷയ ഏവ പ്രശ്ന എന്നാണ്. അതുകൊണ്ടാണ് വിഷയേ സപ്തമിയാണത്. അത് വിഭക്തിജ്ഞാനം വേണം. അത് നമുക്ക് സാധിക്കാമെന്നുള്ള കാര്യമേ ഉള്ളൂ. നാതോ അന്യസ്യ ഗുണ അല്ല. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല. പ്രശ്ന ഉപന്യാസോ പ്രശ്ന ഉപന്യാസോ പരത്തിലുണ്ടോ? ആ അത് ഗുണമൊന്നു ഭോഗപുരുഷയോ അശി ഒന്ന് ലോകശാഗദ്ദേശിയോ സന്ധി വരുന്നില്ല. ഉപന്യാസോ വ, അവിടെ എല്ലാത്തിനും ഉദാഹരണമാണ്. നാദോ അന്യസ്യാന്നിടത്ത് അതോരോരോ അപ്രദാതപ്പെടുത്തേ. പ്രശ്ന ഉപന്യാസം എന്ന് പറയുന്നിടത്ത് ഭോഗോ പൂർവസി വശി. ഉപന്യാസോ വാന്നിടത്ത് മൂന്ന് സൂത്രം, അതാണ് പ്രധാനമാണ്. മൂന്ന് സൂത്രത്തിനൂടെ ഉദാഹരണമാണ്.